ഭഗവത്ഗീത അധ്യായം 12 13 ശ്ലോകം. ജേയം യത്തത് പ്രവക്ഷ്യാമി യജ്ഞാത്വാമൃതം അശ്നുതേ അനാദിമത് പരം ബ്രഹ്മ ന സത് തന്നാസദുച്യതേ. അനാദിമത് പരം ബ്രഹ്മ, ആ ഭാഗം ആണ് വ്യാഖ്യാനിച്ചത്. അതുകൊണ്ട് ഈ പറയുന്നു ന സത് ന അസത് തത് ന സത് ന അസത് ഉച്ചതേ, അതാണുള്ളത് ഭാഷ്യകാരൻ വ്യാഖ്യാനിക്കുന്നത്. അമൃതത്വ ഫലം ജ്ഞേയം മയാ ഉച്ചിതേതി പ്രരോചനേന അഭിമുഖീകൃത്യ. അമൃതത്വ ഫലം ജ്ഞേയം, അമൃതത്വമാകുന്ന ഫലം, മോക്ഷമാകുന്ന ഫലത്തോടുകൂടിയതാണ് ഇവിടെ ജ്ഞേയമായിരിക്കുന്ന പരമാത്മാവ്. പരമാത്മജ്ഞാനത്തിന്റെ ഫലം മോക്ഷമാണ് എന്ന് പറഞ്ഞിട്ട് അതാണ് ഇനി ഇവിടെ പറയുന്നത് എന്ന് പറഞ്ഞ് പ്രരോചനേന ശ്രോതാവിൽ രുചിയെ ഉണ്ടാക്കി അഭിമുഖീകൃത്യ ശ്രോതാവിന്റെ മനസ്സിനെ താൻ പറയുന്ന വിഷയത്തിലേക്ക് ആകർഷിച്ചിട്ട് പറയുകയാണ്. നസത്തജ്ഞേയം ഉച്ചതേ ഇതി ജ്ഞാപ്യസത് തദുച്യതേ. നസത് തത് അജ്ഞേയം, അജ്ഞേയം സത്തും എന്ന് പറയുന്നില്ല, അസത്ത് എന്നും പറയാൻ കഴിയത്തില്ല എന്നാണ്. അവിടെ ഒരു ചോദ്യമാണ്, നനു മഹത പരികരബദ്ധേന കണ്ഠരവേണ ഉദ്ഘോഷ്യ ജ്ഞേയം പ്രവക്ഷ്യാമി ഇതി അനനുരൂപം അനനുരൂപം ഉക്തം നസത്തന്നസതുച്ചിതീതി. പറയുന്നു, വളരെ പരിശ്രമം ചെയ്തു ഇത്രയെല്ലാം ദീർഘമായ ചർച്ചകൾക്ക് ശേഷം നാണ് പരികരബന്ധേന തയ്യാറെടുപ്പോടുകൂടി അരയും തലയും മുറുക്കി എന്ന് പറയും, അതിനാണ് പരികരബന്ധം. കണ്ഠരവേണ ഉദ്ഘോഷ്യ, ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഉദ്ഘോഷിച്ചു. എന്താണ് പറഞ്ഞത്? ജ്ഞേയം പ്രവക്ഷ്യാമി, അതായത് തുടക്കത്തിൽ ക്ഷേത്രത്തെക്കുറിച്ച് പറയാം, ക്ഷേത്രജ്ഞനെ കുറിച്ച് പറയാം, ജ്ഞാനത്തെക്കുറിച്ച് പറയാം എന്നെല്ലാം ഉദ്ഘോഷിച്ചു. എന്നിട്ട് പറഞ്ഞാൽ ജ്ഞേയത്തെക്കുറിച്ച് ഇനി പറയാമെന്ന് പറഞ്ഞു. അപ്പം ജ്ഞേയം എന്ന് പറഞ്ഞാൽ തന്നെ അറിവിന് വിഷയമായ ആയത് എന്നാണ് അർത്ഥം, അറിയാൻ കഴിയുന്നത് എന്നാണ് ജ്ഞേയ ശബ്ദത്തിന്റെ അർത്ഥം തന്നെ എന്ന് പറഞ്ഞതിന് ശേഷം അനനുരൂപം ഉക്തം, എന്നിട്ട് ഇപ്പോൾ പറയുന്നത് എന്താണ്? ന സത് തത് ന അസത്, അത് സത്തും എന്ന് പറയാനും പറ്റത്തില്ല, ന ഉച്ചതയെന്നാണ്, അങ്ങനെ പറയാൻ കഴിയത്തില്ല, അസത്തൊന്നും പറയാൻ കഴിയത്തില്ലെന്നാണ്. നേരത്തെ പറഞ്ഞതും ജ്ഞേയം എന്നൊരു വസ്തുവിനെ പറഞ്ഞിട്ട് അത് അറിവിന് വിഷയമാണ് എന്ന് പറഞ്ഞതിന് ശേഷം അതിനെ സത്തെന്ന് പറയാൻ കഴിയില്ല, അസത്തെന്ന് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഇതെന്താണ്? പരസ്പര വിരുദ്ധമാണ്, അനന്യരൂപമാണ് എന്നാണ് ഇവിടെ ചോദിക്കുന്നു. അതിന് സമാധാനം പറയുന്നു, എന്നാ അത് ശരിയല്ല, അനുരൂപമേവ ഉക്തം. ഞാൻ ജ്ഞേയം എന്ന് പറഞ്ഞതും അല്ലെങ്കിൽ ഭഗവാൻ ഇവിടെ ജ്ഞേയം എന്ന് പറഞ്ഞതും അത് സത്തെന്ന് പറയാൻ കഴിയില്ല, അസത്തെന്ന് പറയാൻ കഴിയില്ല എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. കഥം എങ്ങനെ, എന്തുകൊണ്ട്? അത് പറയുന്നു, സർവാസു ഹി ഉപനിഷസ്സു ജ്ഞേയം ബ്രഹ്മ നേതി നേതി അസ്ഥൂലം അനണു ഇത്യാദി വിശേഷ പ്രതിഷേധേ നൈവ നിർദ്ദിശ്യതേ ന ഇതം തത് ഇതി വാചോ അഗോചരത്വ. പറയുന്നു, ഇതാണ് സാധാരണ പരമാത്മാവിനെ കുറിച്ച് പറയുന്നതിന് ഉപനിഷത്ത് സ്വീകരിച്ചിരിക്കുന്ന ഒരു മാർഗം. എന്താണ്? സർവാസുഹി ഉപനിഷത്സു, സർവോപനിഷത്തുകളിലും ജ്ഞേയമായിരിക്കുന്ന ഈ ബ്രഹ്മത്തെ, അത് ജ്ഞേയമെന്ന് തന്നെ അതിനെ പറയുന്നത് അറിയാമെന്നുള്ളത്, അറിവിന് വിഷയമായിരിക്കുന്നത്, അറിയേണ്ടത്, ആവശ്യം അറിയേണ്ടത് എന്നൊക്കെ ജ്ഞേയശബ്ദത്തിനർത്ഥമുണ്ട്, അറിയാൻ യോഗ്യമായത് എന്ന് പറഞ്ഞതിന് ശേഷം ആ ബ്രഹ്മത്തെ ജ്ഞേയം എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ പറയുന്നത് എന്താണ്? നേതി നേതി ഇതം ന ഇതം ന ഇതല്ല ഇതല്ല എന്ന് പറയുന്നു. അസ്ഥൂലം അനണു, അത് സ്ഥൂലമല്ല സൂക്ഷ്മമല്ല, ദൃശ്യമല്ല അദൃശ്യമല്ല, ഇങ്ങനെ പറയുന്നു. ഇത്യാദി വിശേഷ പ്രതിഷേധേനേവ, എന്തെല്ലാം വിശേഷങ്ങൾ അതിൽ സംഭവിക്കാമോ, അല്ലെങ്കിൽ അതിനെന്തെല്ലാം വിശേഷണങ്ങൾ സംഭാവ്യമാണോ അതിനെല്ലാം നിഷേധിച്ചുകൊണ്ട് ആ പരമാത്മവസ്തുവിനെ നിർദ്ദേശിക്കുന്നു. എങ്ങനെ നൈദം തത്ത് തത്ത്, ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വസ്തു അതിങ്ങനെയല്ല, അത് ഇതല്ല, ഇപ്രകാരമല്ല ഇപ്രകാരമല്ല, അങ്ങനെയാണ് പറയുന്നത്. ഇതാണ് എന്നല്ല പറയുന്നത്, ഇതം എന്നാണ്, ഇതല്ല എന്നാണ്. പഞ്ഞേ എന്ന് പറയുകയും അതേസമയം ഇതല്ല ഇതല്ല എന്ന് നിഷേധിക്കുകയും ചെയ്യുക, ഇത് തന്നെയാണ് ഉപനിഷത്തിന്റെ രീതി. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? വാച്ച് അഗോചരത്വ, അത് വാച്ചിന് അഗോചരമാണ്, ആ വിഷയമാണ്. പരമാത്മാവ് വാക്കിന് വിഷയമല്ല, അതുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നത് എന്നാണ്. അവിടെ വീണ്ടും ചോദിക്കുന്നു, നനു ന തത് അസ്ഥി യത് വസ്തു അസ്ഥി ശബ്ദേന അനുവച്ചത്, അതാ അസ്ഥി ശബ്ദേന അനുവച്ചത് നാസ്തി തജ്ഞേയം. ഇവിടെ പുറോഷി ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഒരു വസ്തുവിനെ കുറിച്ച് നിങ്ങൾ പറയുകയും അതേസമയം അതിനെ ഉണ്ടെന്ന് പറയാൻ അസ്ഥി ശബ്ദം കൊണ്ട്, അസ്ഥി എന്ന് വെച്ചാൽ ഉണ്ട്, ഉണ്ട് എന്നുള്ള ശബ്ദം കൊണ്ട് അതിനെ പറയാൻ കഴിയത്തില്ല എന്ന് പറയുന്നു. എന്നിട്ട് നിങ്ങൾ പറയുന്നു ആ വസ്തു ഉള്ളതാണ്, ഇതെങ്ങനെ ശരിയാകും? അപ്പോൾ പറയുന്നതിൻ്റെ താല്പര്യം എന്താണ്? ഏതെങ്കിലും ഒരു വസ്തുവിനെ കുറിച്ച് ഉണ്ട് എന്നുള്ള ഒരു ശബ്ദം കൊണ്ട് പറയാൻ കഴിയത്തില്ല, അല്ലെങ്കിൽ ഉണ്ട് എന്ന് പറയാൻ കഴിയത്തില്ല, അസ്ഥി എന്ന് പറയാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതില്ല എന്നാണ്, നാസ്തി എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾ പറയാൻ പോകുന്ന ഈ ജ്ഞേയം പരമാത്മവസ്തു അതിനെയും നിങ്ങൾക്ക് ഉണ്ട് അല്ലെങ്കിൽ അസ്ഥി എന്നുള്ള ശബ്ദം കൊണ്ട് പറയാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. പറയാൻ കഴിയത്തില്ല എങ്കിൽ അതില്ല, ഇല്ലാത്ത കാര്യത്തെയാണ് നിങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ പരമാത്മാവ് പരബ്രഹ്മം എന്നൊരു വസ്തു ശബ്ദം കൊണ്ടത് പറയാൻ കഴിയില്ല എങ്കിൽ, ഏതെങ്കിലും ഒരു ശബ്ദം കൊണ്ട്, അങ്ങനെ ഒരു വസ്തുവില്ല, ഇല്ലാത്തതുകൊണ്ടാണ് പറയാൻ കഴിയാത്തത്. ഉണ്ട് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അത് പരസ്പര വിരോധമാണ്. ഉണ്ടെന്ന് പറയുമ്പോൾ എന്ത് വരുന്നു? അസ്ഥി ശബ്ദം കൊണ്ട് അതിനെ പറയുന്നു. ഇല്ല എന്ന നിഗമനത്തിൽ എത്തിച്ചേരേണ്ടി വരും നിങ്ങൾ പറയുന്ന യുക്തി അനുസരിച്ച്. തത് അസ്ഥി യദ് വസ്തു അസ്ഥി ശബ്ദേന അനുവച്ചത്, യദ് വസ്തു അസ്ഥി ശബ്ദേന അനുവച്ചത്, ഒരു വസ്തുവിനെ അസ്ഥി മലയാളത്തിൽ നമ്മൾ ഉണ്ടെന്ന് പറയുന്നു, അതാണ് അസ്ഥി ഉള്ളത് എന്നുള്ള ശബ്ദം കൊണ്ട് പറയാൻ കഴിയാത്തത്, അങ്ങനെ ഒരു വസ്തു ഇല്ല. അല്ല നിങ്ങൾ പറയണ, അല്ല അങ്ങനെ ഒരു വസ്തു ഉണ്ട് പക്ഷെ അതിനെ അസ്ഥി ശബ്ദം കൊണ്ട് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ താല്പര്യം? അത് അസ്ഥി ശബ്ദം തന്നെ ഉച്ചതി, അസ്ഥി എന്നുള്ള ഒരു ശബ്ദം കൊണ്ട് ഒരു വസ്തുവിനെ പറയാൻ കഴിയില്ല എങ്കിൽ എന്താണ് അതിന്റെ താല്പര്യം? ന അസ്ഥി എന്ന് വെച്ചാൽ നാസ്തി, ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. തജ്ഞേയം ഇവിടെ വിശദീകരിക്കാൻ പോകുന്നതായ ആ ജ്ഞേയ വസ്തു അപ്പോൾ അതില്ലാത്തതാണ്. ഉള്ള വസ്തുവാണെങ്കിൽ അതിനെ ഉണ്ടെന്ന് തന്നെ പറയണം, അസ്ഥി ശബ്ദം കൊണ്ട് പറയണം എന്നാണ്. വിപ്രതിഷിദ്ധം ജ്ഞേയം തത്, നിങ്ങൾ പറയുന്നു അത് ജ്ഞേയമാണ് അറിയേണ്ടതാണ്, എന്നിട്ട് പറയുന്നു എന്താണ്? അതിനെ അസ്ഥി ശബ്ദം കൊണ്ട് പറയാൻ കഴിയത്തില്ല. ഇത് പരസ്പര വിരുദ്ധമായ കാര്യമാണ്, മനുഷ്യന്റെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത ഒരു കാര്യമാണ് പറയുന്നത്. അതിന് വിപ്രതിഷിദ്ധം ജ്ഞേയം തത് അസ്ഥി ശബ്ദേന നോച്ചിരി, ഇത് ആർക്കും മനസ്സിലാക്കാവുന്നുള്ള ഒരു കാര്യമാണ്. ഒരു വസ്തു ജ്ഞേയമാണ് അറിയേണ്ടതാണെന്ന് പറയുക, എന്നിട്ട് പറയുന്നു അതിനെ ശബ്ദം കൊണ്ട് പറയാൻ പറ്റില്ല. ശരി, മറ്റ് ശബ്ദങ്ങൾ കൊണ്ടൊന്നും പറയാൻ പറ്റത്തില്ല, അസ്ഥി എന്ന് പറയുന്ന ഒരു ശബ്ദം കൊണ്ട് പറയേണ്ടതാണ് പറയുന്നു, അതുകൊണ്ടും പറയാൻ പറ്റത്തില്ല എന്നാണ്. അത് മാത്രമല്ല, മുമ്പ് പറഞ്ഞു വന്നിട്ടുള്ളതിനും പല ശബ്ദങ്ങളിലും പറയുന്ന എന്താണ്? പരമാത്മാവിനെ കുറിച്ച് പറയുന്നതാണ് സച്ചിദാനന്ദം ബ്രഹ്മ, സത്താണെന്നാണ് പറയുന്നത്. മുമ്പ് പല ഭാഗങ്ങളിലും ഇതിനെ കുറിച്ച് വിശദമായി ചർച്ച ചെയ്തിട്ടുമുണ്ട്. നാസതോ വിദ്യതേ ഭാവോ, അവിടെ ഭാഷ്യത്തിൽ തന്നെ പറഞ്ഞു എന്താണ്? യദ് വിഷയാ ബുദ്ധി ന വിവിചരതി തത്സത് എന്നിങ്ങനെയും മറ്റും പറഞ്ഞു. പരമാത്മവസ്തു സത്താണെന്ന് അവിടെ ഉറപ്പിച്ചു. അത്രയും പറഞ്ഞതിന് ശേഷം ഇവിടെ പറയുന്നു ന സത്, അത് സത്തല്ല എന്ന് പറയുന്നു. സത്തല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ പറഞ്ഞു വന്ന ഈ അദ്വൈത സിദ്ധാന്തത്തിന് വിരുദ്ധമായൊരു കാര്യമാണ് പറയുന്നത് എന്നാണ് ഇവിടെ ചോദ്യം ചോദിക്കുന്ന വ്യക്തിയുടെ താല്പര്യം. അതാണ് വിപ്രതി സിദ്ധം ജേയം തത് അസ്ഥി ശബ്ദേനോ ഇച്ഛതി ഇതി ച. അതിന് സമാനം പറയുന്നു ന, അത് ശരിയല്ല. സിദ്ധാന്തി പറയുകയാണ് ന താവത് നാസ്തി നാസ്തി ബുദ്ധി അവിഷയത്വ. ഇവിടെ എന്താണ് പറയുന്നത്? നേരത്തെ പറഞ്ഞ് ശരിയാണ്, അസ്ഥി എന്ന് പറയുന്ന ഒരു ശബ്ദം കൊണ്ട് ഈ ആത്മാവിനെ ബോധിപ്പിക്കാൻ കഴിയത്തില്ല. അത് ഞേയും തന്നെയാണ്, പക്ഷെ അസ്ഥി ശബ്ദം കൊണ്ട് ബോധിപ്പിക്കാൻ കഴിയത്തില്ല. അസ്ഥി ശബ്ദം കൊണ്ട് ബോധിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിനെ നാ അസ്ഥി എന്ന് പറയേണ്ടി വരും. നാസ്തി പറയുന്നു. ഇതിന്റെ പ്രത്യേകത എന്താണ്? നാസ്തി എന്നുള്ള ശബ്ദം കൊണ്ട് ഇതിനെ ബോധിപ്പിക്കാൻ കഴിയത്തില്ല. അത് അസ്ഥി ശബ്ദത്തിനും വിഷയമല്ല, നാസ്തി ശബ്ദത്തിനും വിഷയമല്ല. അതാണ് ഇന്നത്താവ് നാസ്തി നാസ്തി ബുദ്ധി അവശേഷിക്കുക. അതുകൊണ്ട് ഇതിനെ അസ്ഥി അല്ലെങ്കിൽ നാസ്തി എന്നാണ് നമ്മൾ സാധാരണ ധരിച്ചിരിക്കുന്നത്. ഒന്നുകിൽ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല. പരമാത്മവസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് പറയുന്ന ഈ ദ്വന്ദ്വാത്മകമായ അനുഭവത്തിന് വിഷയമാകുന്ന ഒന്നല്ല അത്. അതുകൊണ്ടാണ് പറയുന്നത് ഇന്ന താവത് നാസ്തി നാസ്തി ബുദ്ധി അവശേഷിക്കുക. നാസ്തി ബുദ്ധിക്ക് ഇത് വിഷയമല്ല എന്നാണ്. അവിടെ വീണ്ടും ചോദിക്കുന്നു, അതെങ്ങനെ ശരിയാകും? അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുകയാണെങ്കിൽ ഇത് ശരിയാകത്തില്ല. എന്തുകൊണ്ട്? നനു സർവബുദ്ധയോ അസ്ഥി നാസ്തി ബുദ്ധി അനുഗതായ. നമുക്ക് ഈ പ്രപഞ്ചത്തിൽ ഏത് വിഷയത്തെക്കുറിച്ച് അനുഭവം ഉണ്ടായാലും മറ്റാരെങ്കിലും നമ്മെ ഏതെങ്കിലും ഒരു വിഷയത്തെ ബോധിപ്പിക്കാൻ ശ്രമിച്ചാലും ഒരു വസ്തുവിനെ ബോധിപ്പിക്കുമ്പോൾ ഒന്നുകിൽ ആ വസ്തുവിനോട് ചേർന്ന അസ്ഥി അല്ലെങ്കിൽ നാസ്തി എന്നുള്ള അനുഭവമാണ് ഉണ്ടാകുന്നത്. ഇപ്പൊ പുസ്തകം, പുസ്തകത്തെക്കുറിച്ച് നമ്മൾ സ്വയം ബോധിക്കുകയോ വേറെ ആരെങ്കിലും നമ്മളെ ബോധിപ്പിക്കാൻ ശ്രമിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ പുസ്തകത്തെ എങ്ങനെ അറിയും? പുസ്തകം അസ്ഥി എന്നറിയും, പുസ്തകം ഉണ്ട് എന്നറിയും, അല്ലെങ്കിലോ പുസ്തകം നാസ്തി പുസ്തകം ഇല്ല എന്നറിയും. അപ്പൊ ഏതൊരു വസ്തുവിനെ ഒരു പദാർത്ഥത്തെക്കുറിച്ച് ഈ പ്രപഞ്ചത്തിലുള്ള ഏതൊരു പദാർത്ഥത്തെക്കുറിച്ച് അറിഞ്ഞാലും ഒന്നുകിൽ അസ്ഥി അല്ലെങ്കിൽ നാസ്തി എന്നേ അറിയാൻ പറ്റും. അപ്പൊ നിങ്ങളൊരു വസ്തുവിനെ കുറിച്ച് പറയുന്നു, അത് ജ്ഞേയമാണെന്ന് പറയുന്നു, എന്നിട്ട് പറയുന്നു എന്താണത്? അസ്ഥി എന്നും അതിനറിയാൻ കഴിയത്തില്ല, നാസ്തി എന്നും അതിനറിയാൻ കഴിയത്തില്ല എന്ന് പറയുന്നു. ഇതെങ്ങനെ ശരിയാകുന്ന അനുനു സർവബുദ്ധയോ സർവ അറിവുകളും എന്ന് വെച്ചാൽ പദാർത്ഥ ബോധവും അസ്ഥി നാസ്തി ബുദ്ധി അനുഗത ഏവ അസ്ഥി അല്ലെങ്കിൽ നാസ്തി എന്നുള്ള ബോധത്തോടുകൂടി ചേർന്നാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തത്രയും സതി ജ്ഞേയമപി അസ്ഥി ബുദ്ധി അനുഗത പ്രതിവിഷയം ബാസ്യ നാസ്തി ബുദ്ധി അനുഗത പ്രതിവിഷയം ബാസ്യ. അതുകൊണ്ട് നിങ്ങളിവിടെ പറയുന്ന ജ്ഞേയം പരമാത്മവസ്തു പരബ്രഹ്മം, അത് ഒന്നുകിൽ പരബ്രഹ്മം അസ്ഥി എന്നതിനറിയണം, അല്ലെങ്കിൽ പരബ്രഹ്മ നാസ്തി എന്നറിയണം. ഇത് രണ്ടും അല്ലാതെ ഇതിനെക്കുറിച്ചൊരു അറിവ് മനുഷ്യനുണ്ടാകത്തില്ല. മനുഷ്യ ബുദ്ധിയിൽ അങ്ങനെ ഒരു അറിവ് വിഷയത്തെക്കുറിച്ചുണ്ടാകാനേ സാധ്യതയില്ല എന്നാണ് ഇവിടെ ഉറവക്ഷി പറയുന്നത്. തത്രൈവം സതി ജ്ഞേയമപി, ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്ഞേയം പരമാത്മവസ്തു അസ്ഥി ബുദ്ധി അനുഗത പ്രത്യയ വിഷയം. അസ്ഥി ബുദ്ധി അനുഗതമായ പ്രത്യയം ജ്ഞാനത്തിന് വിഷയമായിരിക്കും എന്ന് പറഞ്ഞാൽ ബ്രഹ്മ അസ്ഥി എന്നിങ്ങനെ. അല്ലെങ്കിലോ നാസ്തി ബുദ്ധി അനുഗത പ്രത്യയ വിഷയം, നാസ്തി ബുദ്ധിയോടുകൂടി ചേർന്നിരിക്കുന്ന ജ്ഞാനത്തിന് വിഷയമാവും എങ്ങനെ? ബ്രഹ്മ നാസ്തി. ഇതല്ലാതെ ജ്ഞേയമായ ബ്രഹ്മത്തെക്കുറിച്ച് മനുഷ്യബുദ്ധി കൊണ്ട് അറിയാൻ സാധ്യമില്ല എന്ന് പറയുന്നു. ഇത് ലൗകികമായ സാധാരണ യുക്തി ലോജിക്ക് അനുസരിച്ച് ഈ പറയുന്നത് ശരിയാണ്. പക്ഷേ അതിനെ നിഷേധിക്കുന്നു അതീന്ദ്രിയത്വേന ഉഭയ ബുദ്ധി അനുഗത പ്രത്യ അവിഷയത്വ. സേന്ദ്രിയമായ ഇന്ദ്രിയ വിഷയങ്ങളെ സംബന്ധിച്ച് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ചാണ് നിങ്ങളീ പറയുന്ന ന്യായം, ഈ ലൗകിക യുക്തി. ഇവിടെ പറയുന്ന ജ്ഞേയമാണെങ്കിലോ അതീന്ദ്രിയമാണ്. പരമാത്മാവ് അതീന്ദ്രിയമായിരിക്കുന്നതുകൊണ്ട് ഇന്ദ്രിയ വിഷയമല്ലാത്തതുകൊണ്ട് ന ചക്ഷുഷ ന മനസ, ശ്രുതി തന്നെ പറയുന്നുണ്ട്. ഇത് കണ്ണുകൊണ്ട് കാണാനോ ചെവി കൊണ്ട് കേൾക്കാനോ ഒന്നും കഴിയുന്നതല്ല എന്ന് പറയുമ്പോൾ ഇത് രണ്ട് തരത്തിൽ അവതരിപ്പിക്കും. ഒരു തരത്തിലാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അടുത്തിനി പറയും. അപ്പോൾ അത് ഇതിന് വിരോധമാണെന്ന് തോന്നരുത്. എല്ലാ കണ്ണുകൊണ്ട് കാണുന്നതും ഇതിനെ തന്നെ, എല്ലാ ചെവി കൊണ്ട് കേൾക്കുന്നതും ഇതിനെ തന്നെ എന്ന് പറയും. ഇവിടെ ഇപ്പോൾ പറയുന്നത് മറ്റൊരു ഭാഗത്ത് നിന്നുകൊണ്ടാണ്. ഇത് അതീന്ദ്രിയമാണോ എന്ന് വെച്ചാൽ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നില്ല. വസ്തുക്കളെ കാണുന്നത് പോലെ, പദാർത്ഥങ്ങളെ കാണുന്നത് പോലെ കണ്ണുകൊണ്ട് ഇതിനെ കാണാൻ കഴിയുന്നില്ല, ചെവി കൊണ്ട് കേൾക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടെന്താണ് അതീന്ദ്രിയത്വേന? അങ്ങനെ അതീന്ദ്രിയമായ ഒരു വിഷയം ഉഭയബുദ്ധി അനുഗത പ്രത്യാവശ്യത. ഉഭയബുദ്ധിക്ക് അസ്ഥി നാസ്തി എന്ന് പറയുന്ന ഈ രണ്ട് ബുദ്ധിക്ക് ബുദ്ധി അനുഗതമായ ജ്ഞാനത്തിന് വിഷയമാകത്തില്ല. സേന്ദ്രിയമായ വിഷയങ്ങൾ മാത്രമേ, ഉദാഹരണം പുസ്തകം, ഇതിനെ നമുക്ക് പുസ്തകം അസ്ഥി അല്ലെങ്കിൽ പുസ്തകം നാസ്തി ഈ രണ്ട് തരത്തിൽ ഇതിനറിയാം. പക്ഷെ അതീന്ദ്രിയമായിരിക്കുന്ന പരമാത്മാവിന് പരമാത്മാ അസ്ഥി പരമാത്മാ നാസ്തി എന്ന തരത്തിൽ നമുക്കറിയാൻ കഴിയത്തില്ല. നമ്മൾ സാധാരണ വാദിക്കാറുണ്ടെന്നാണ് പരമാത്മാവ് ഉണ്ട് എന്ന് വാദിക്കും. ചില പറയും പരമാത്മാവ് ഇല്ല എന്ന് പറയും. ആസ്തികന്മാർ വാദിച്ച് സമർത്ഥിക്കും എന്താണ് പരമാത്മാവ് ഉണ്ട്. അങ്ങനെ അനേക യുക്തികൾ ഉപയോഗിക്കും. ആസ്തികന്മാർ വാദിച്ച് സമർത്ഥിക്കും എന്താണ് അതില്ല എന്ന് സമർത്ഥിക്കും. അപ്പോൾ അവരവരുടെ ബുദ്ധിവൈഭവം അനുസരിച്ചും വാദശേഷി അനുസരിച്ചും അവർ അവരവരുടെ സിദ്ധാന്തങ്ങളെ സമർത്ഥിക്കും. പരമാർത്ഥത്തിൽ എന്താണ്? ഇത് രണ്ടും അബദ്ധമാണ്. ഒരു വസ്തുവിനെ ഉണ്ട് എന്ന് വാദിച്ച് സമർത്ഥിക്കുക അല്ലെങ്കിൽ ഇല്ല എന്ന് വാദിച്ച് സമർത്ഥിക്കണമെങ്കിൽ ആ വസ്തു സേന്ദ്രിയമായിരിക്കും, ഇന്ദ്രിയ വിഷയമായിരിക്കും. അതിന് മാത്രമേ നമുക്ക് വാദത്തിലൂടെ യുക്തിയിലൂടെ സമർത്ഥിക്കാൻ കഴിയൂ. പരമാത്മാവാണെങ്കിലോ അത് അതീന്ദ്രിയമാണ്. അതുകൊണ്ട് അതിനോട് ചേർന്ന് അസ്ഥി നാസ്തി എന്നുള്ള പ്രയോഗങ്ങൾ സാധ്യമല്ല. അങ്ങനെ അതിനെ നമുക്ക് യുക്തിയിലൂടെയും മറ്റും സമർത്ഥിക്കത്തക്ക ഒന്നല്ല. അതല്ലാതെയും നമുക്ക് മനസ്സിലാക്കാം. കാരണം ഈ ജഗത്തിന് കാരണനായിരിക്കുന്ന പരമാത്മാവ് സൃഷ്ടിയുടെ ഒരംശമായിരിക്കുന്നു. ബുദ്ധി എന്ന് പറയുന്ന മാനദണ്ഡത്തിലൂടെ അളന്ന് തിട്ടപ്പെടുത്തത്തക്ക ഒന്നല്ല. ആ ബുദ്ധിയുടെ പ്രാബല്യം കൊണ്ട് പ്രാമാണ്യം കൊണ്ട് നിലനിൽക്കുന്ന ഒന്നല്ല പരമാത്മവസ്തു. ഒന്ന് പ്രധാനമായും എന്താണത്? ഇന്ദ്രിയങ്ങളുടെയോ അല്ലെങ്കിൽ ആ ഇന്ദ്രിയങ്ങൾക്ക് സഹകാരിയായിരിക്കുന്ന ബുദ്ധിയുടെ വിഷയമല്ല. അപ്പോൾ അതീന്ദ്രിയമായിരിക്കുന്ന ഒരു വസ്തുവിനെ നമ്മൾ യുക്തിയിലൂടെ ഉണ്ടെന്ന് സമർത്ഥിക്കുക അല്ലെങ്കിൽ യുക്തിയിലൂടെ ഇല്ല എന്ന് സമർത്ഥിക്കുക, അത് രണ്ടും അസംബന്ധമാണ്. അതുകൊണ്ട് ഈശ്വരൻ ഉണ്ടെന്ന് നമ്മൾ യുക്തി ഉപയോഗിച്ച് സമർത്ഥിക്കുന്നതും ഈശ്വര തത്വത്തിനെതിരാണ്. ഈശ്വര തത്വത്തെ ഗ്രഹിക്കാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് പലരും ആസ്തിക്യവാദികളെല്ലാം എന്താണ്? ഈശ്വരനുള്ളത് സമർത്ഥിച്ചാലേ ഈശ്വരൻ നിലനിൽക്കുന്നു വിശ്വസിക്കുന്നവരാണ്. ഈശ്വരൻ നിലനിൽക്കണമെങ്കിൽ നമ്മൾ ഈശ്വരനുണ്ടെന്ന് സമർത്ഥിക്കും എന്ന് കരുതുന്നവരാണ്. അത് അസംബന്ധമെന്നുള്ളതും ഈ സന്ദർഭത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കലും അത് അസ്ഥി നാസ്തി ബുദ്ധയ്ക്ക് വിഷയമല്ല, അതീന്ദ്രിയമാണ്. അതൊന്നുകൂടി വിശദീകരിക്കുന്നതാണ്. യദ്ധി ഇന്ദ്രിയഗമ്യം വസ്തു ഘടാധികം തത് അസ്ഥി ബുദ്ധി അനുഗത പ്രത്യേക വിഷയം വാസ്യ നാസ്തി ബുദ്ധി അനുഗത പ്രത്യേക വിഷയം വാസ്യ. ജ്ഞേയമായിരിക്കുന്ന ഇന്ദ്രിയഗമ്യമായിരിക്കുന്ന വസ്തുക്കൾ, ഇന്ദ്രിയഗമ്യമായിരിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ കണ്ണുകൊണ്ട് കാണുക, അത് ശബ്ദം കൊണ്ട് നമുക്ക് പറയാൻ കഴിഞ്ഞാൽ അത് പദത്തിന് വിഷയമായി. നമ്മൾ പദാർത്ഥം എന്ന് പറയും. അതിനെ കുറിച്ചാണ് ഇനി ചർച്ച ചെയ്യുന്നത്. പദസ്യ അർത്ഥം, അതാണ് പദാർത്ഥം എന്ന് പറയുന്നത്. പദസ്യ ഒരു വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞ വിഷയം, അതിനാണ് നമ്മൾ പദാർത്ഥം എന്ന് പറയുന്നത്. വാക്കിന് വിഷയമായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞല്ലോ ജ്ഞാനം കൊണ്ട് പരിച്ഛേദിക്കാവുന്നത്, ജ്ഞാനം പരിച്ഛേദമായിരിക്കുന്നു. അതുപോലെ ശബ്ദപരിച്ഛേദകമായിരിക്കുന്ന വസ്തു, ശബ്ദം കൊണ്ട് പരിച്ഛേദിക്കാവുന്നു. ശബ്ദം കൊണ്ടൊരു വസ്തുവിനെ വിഷയമാക്കുക എന്ന് പറഞ്ഞാൽ എന്താണോ, ശബ്ദം കൊണ്ട് ശബ്ദം ആ വസ്തുവിന് പരിച്ഛേദകമായി മാറുക എന്ന് പറഞ്ഞാൽ ശബ്ദം ആ വസ്തുവിനെ പരിമിതപ്പെടുത്തുന്നു, ശബ്ദത്തിൽ അത് ഒതുങ്ങിപ്പോയി, അല്ലെങ്കിൽ ശബ്ദശക്തിക്ക് അത് വിഷയമായി. അപ്പോൾ അത് പരിമിതമായ ഒരു വസ്തുവിനെ ശബ്ദം കൊണ്ട് വെളിപ്പെടുത്താൻ പറ്റും. ശബ്ദം എന്ന് പറയുന്നത് ഒരു ഇന്ദ്രിയത്തിന്റെ പ്രവൃത്തിയാണ്, വാഗിന്ദ്രിയത്തിന്റെ പ്രവൃത്തി. വാഗ് എന്ന് പറയുന്നത് കർമ്മേന്ദ്രിയത്തിന്റെ പ്രവൃത്തിയാണ്. അതുപോലെ ജ്ഞാനേന്ദ്രിയങ്ങളുടെ പ്രവൃത്തികൾ, ശ്രവണേന്ദ്രിയം. വാഗിന്ദ്രിയം എന്ന് പറയുന്നത് ശബ്ദത്തെ നിർഗമിപ്പിക്കുന്നു, ശ്രവണേന്ദ്രിയം എന്ന് പറയുന്നത് ശബ്ദത്തെ ഗ്രഹിപ്പിക്കുന്നു. ഈ രണ്ടിന്ദ്രിയങ്ങളും ഒന്ന് കർമ്മേന്ദ്രിയുമായും മറ്റൊന്ന് ജ്ഞാനേന്ദ്രിയുമായും പ്രവർത്തിക്കുന്നു. വാഗിന്ദ്രിയത്തിലൂടെ ശബ്ദം നിർഗമിച്ച് ശ്രവണേന്ദ്രിയത്തിലൂടെ ഗ്രഹിച്ച് ശബ്ദത്തിലൂടെ അർത്ഥത്തെ ധരിക്കുന്നു. അപ്പൊ ഇവിടെ ഈ ഇന്ദ്രിയങ്ങൾ ശബ്ദത്തിലൂടെ അർത്ഥത്തെ ഗ്രഹിക്കുന്നതിന് രണ്ടിന്ദ്രിയങ്ങളും കൂട്ടായി പ്രവർത്തിക്കുന്നു, വാഗിന്ദ്രിയവും ശ്രവണേന്ദ്രിയവും. മറ്റ് ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് അങ്ങനെയല്ല പ്രവർത്തിക്കുന്നു, മറ്റിന്ദ്രിയങ്ങളെല്ലാം സ്വതന്ത്രമായി പ്രവർത്തിക്കണം. ഇവിടെ അങ്ങനെയല്ല, ചിലപ്പോൾ ശ്രോതാവിന്റെ തന്നെ വാഗിന്ദ്രിയത്തിലൂടെ ശബ്ദം നിർഗമിച്ച് ശ്രോതാവിന്റെ ശ്രവണേന്ദ്രിയത്തിലൂടെ തന്നെ ശബ്ദത്തെ ഗ്രഹിച്ചിട്ട് ശബ്ദാർത്ഥബോധം ഉണ്ടാകുന്നു. അല്ലെങ്കിൽ അന്യനായ ഒരു വക്താവിന്റെ വാഗിന്ദ്രിയത്തിൽ നിന്നും നിർഗമിക്കുന്ന ശബ്ദം ശ്രോതാവിന്റെ ശ്രവണ ഗുണങ്ങളിൽ പതിഞ്ഞ് അയാൾക്ക് പദാർത്ഥബോധം ഉണ്ടാകുന്നു. ഇങ്ങനെ സംഭവിക്കുന്നിടത്ത് പദാർത്ഥം എന്ന് പറയുന്നത് എന്താണ്? അത് പദത്തിന്റെ അർത്ഥമാണ്, ശബ്ദത്തിന്റെ അർത്ഥമാണ്. അർത്ഥം എന്ന് പറഞ്ഞാൽ വിഷയം. അപ്പൊ ശബ്ദത്തിന്റെ വിഷയമാണ്. ശബ്ദത്തിന്റെ വിഷയം എന്ന് പറയുമ്പോഴോ ഏതൊന്ന് മറ്റൊന്നിന് വിഷയമാകുന്നുവോ അത് പരിമിതപ്പെട്ടു, ഏതിന് വിഷയമാകുന്നോ അതിനധീനമായി പോകും. പ്രകാശം, പ്രകാശത്തിന് വസ്തു വിഷയമാകുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, പരിച്ഛേദമാകുന്നു. പ്രകാശം വസ്തുവിന്റെ പരിച്ഛേദമാകുന്നു, അതിനെ പരിമിതപ്പെടുത്തുന്നു. പ്രകാശം അതിനെ ഉൾക്കൊള്ളുന്നു, അതിനെ സ്വീകരിക്കുന്നു. ജ്ഞാനം, ജ്ഞാനത്തിന് വസ്തു വിഷയമാകുന്നു. ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളെ പരിച്ഛേദിക്കുന്നു. അവിടെ എന്ത് വരുന്നു? ആ ഇന്ദ്രിയങ്ങൾ ആ വിഷയങ്ങളെ പരിമിതപ്പെടുത്തുന്നു, അത് ഉൾക്കൊള്ളുന്നു. അപ്പോൾ ഏതൊന്നിനും മറ്റൊന്ന് വിഷയമാകുന്നു, അത് അന്യമായ ഏതൊന്നാണോ അതിനെ വിഷയമാക്കുന്ന അതിനധീനമായി പോകും. എന്തുകൊണ്ട്? ആ വിഷയത്തെ വിഷയം ഉൾക്കൊള്ളുന്നുണ്ട്, പരിമിതപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഇന്ദ്രിയഗമ്യമായിരിക്കുന്ന വസ്തുക്കൾ ഇവിടെ പറയുന്ന പുസ്തകവും മറ്റും അതെന്ത് വരുന്നു? അത് ഏതിന്ദ്രിയത്തിലൂടെയാണോ അതിനെ ഗ്രഹിക്കുന്നത്, അത് ജ്ഞാനേന്ദ്രിയമായാലും ശരി കർമ്മേന്ദ്രിയങ്ങളായാലും ശരി, കർമ്മേന്ദ്രിയങ്ങൾ തന്നെ ഒരു വസ്തു നമ്മൾ കൈകൊണ്ട് ഗ്രഹിക്കുന്നു, അത് കൈകൊണ്ട് അതിനെ പരിമിതപ്പെടുത്തി, ഗ്രഹണം എന്ന് പറയുന്ന വിഷയത്തിനത് അധീനമായിപ്പോയി, അത് പരിമിതമായി കഴിഞ്ഞു. ആ പ്രവൃത്തിക്ക് അത് പരിമിതമായി, കർമ്മത്തിനത് പരിമിതമായി കഴിഞ്ഞു, കർമ്മത്തിൽ അത് ഒതുങ്ങിപ്പോയി. ഇതുപോലെയാണ് എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും, രുചിക്കുമ്പോഴും സ്പർശിക്കുമ്പോഴും കാണുമ്പോഴും കേൾക്കുമ്പോഴും മണക്കുമ്പോഴും എല്ലാം ആ വിഷയം ആ ഇന്ദ്രിയത്തിന് അധീനമായിപ്പോയി, ഇന്ദ്രിയം കൊണ്ട് ആ വിഷയം പരിച്ഛിന്നമായിപ്പോയി. അത് അങ്ങനെ വരുമ്പോൾ ആ വിഷയം എന്തുവരുന്നു? അത് ബുദ്ധിക്ക് വിഷയമാകുമ്പോൾ, ഇന്ദ്രിയങ്ങളിലൂടെ ബുദ്ധിക്ക് വിഷയമായി തീരുമ്പോൾ അത് അസ്ഥിബുദ്ധി അനുഗത പ്രതിവിഷയം. അപ്പോൾ നമ്മൾ ആ വസ്തുവിനെ തദസ്ഥി, ഘടമസ്ഥി, പുസ്തകമസ്ഥി എന്നിങ്ങനെ അറിയുന്നു. ഇനി അത് ഇല്ല എന്നാണ് അറിയുന്നതെങ്കിലോ, ആ വസ്തുവിന്റെ ഇല്ലായ്മയാണ് നമ്മൾ അറിയുന്നതെങ്കിലോ നാസ്തി ബുദ്ധി അനുഗത പ്രതിവിഷയം, ഇല്ല എന്നുള്ള അനുഭവത്തിന് അത് വിഷയമായി തീരുന്നു. ഇത് ന്യായമായ ഭൗതികമായ വിഷയങ്ങളെ സംബന്ധിച്ച് പറയുകയാണ്. പക്ഷെ ഇവിടെ പറയുന്ന ബ്രഹ്മമാണെങ്കിലോ ഇതെന്തു? ന്യായം അതീന്ദ്രിയത്വേന. ഇതിനെയും ന്യായം എന്ന് തന്നെ പറയുന്നു. ഇതുവരെ പറഞ്ഞ എല്ലാ വിഷയങ്ങളും ന്യായം തന്നെ, പക്ഷെ ഇതും ന്യായമാണ്. പക്ഷെ ഇത് അതീന്ദ്രിയത്വേന ന്യായമാണ്. ഇത് അതീന്ദ്രിയവുമാണ് ന്യായവുമാണ്. അതെന്താണ് അതീന്ദ്രിയമായിരിക്കുക, അന്യമായിരിക്കുക എന്ന് പറഞ്ഞു? അതായത് ഒരു വസ്തു അതീന്ദ്രിയമാകുന്നത് കൊണ്ട് അജ്ഞേയമാകുന്നില്ല, ജ്ഞേയം തന്നെയാണ്. സേന്ദ്രിയമായും ജ്ഞേയമായും ആകാം, അതീന്ദ്രിയമായും ജ്ഞേയമാകാം. ഈ കാണുന്ന ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുന്ന വസ്തുക്കളെല്ലാം സേന്ദ്രിയമായി ഇന്ദ്രിയങ്ങൾക്ക് അധീനമായി ഇന്ദ്രിയങ്ങൾ കൊണ്ട് പരിച്ഛിന്നങ്ങളായി അത് ജ്ഞേയമാകുന്നു. അങ്ങനെ നമ്മൾ അതിനറിയുന്നു. അതുകൊണ്ട് അതിന് അസ്ഥി നാസ്തി എന്നിങ്ങനെ നമുക്ക് പറയാൻ കഴിയുന്നു. പക്ഷേ അതീന്ദ്രിയമായ വിഷയങ്ങൾ, ഇന്ദ്രിയഗ്രാഹ്യങ്ങളല്ലാതിരിക്കുന്ന വിഷയങ്ങൾ, അതിനെയും നമ്മൾ പറയുന്നു എന്താണ്? നമ്മളതിനെ അറിയുന്നു എങ്ങനെ? അതീന്ദ്രിയം എന്നറിയുന്നു. അതീന്ദ്രിയം എന്നറിയുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അതും അറിവിന് വിഷയമായി. അറിവിന് വിഷയമാകുന്നുണ്ട് അനുജ്ഞേയം എന്ന് പറയുന്നു. പക്ഷെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കുന്നത് പോലെ ഇന്ദ്രിയങ്ങൾ അതിനെ പരിച്ഛിന്നങ്ങളാക്കിയല്ല നമ്മൾ അതിനെ അറിയുന്നു. എന്ന് പറഞ്ഞാൽ രൂപം, രസം, ഗന്ധം, സ്പർശം എന്നിവയിലൂടെ നമുക്കതിനെ അറിയാൻ കഴിയുന്നില്ല. പക്ഷെ നമ്മളതിനെ അറിയുന്നു എന്താണ്? അതീന്ദ്രിയമായ വസ്തു കൊണ്ടെന്നറിയുന്നു. പരമാണുക്കൾ അതീന്ദ്രിയങ്ങളാണ് കൊണ്ടെന്നറിയുന്നു. ഭൂത വസ്തുക്കൾ കഴിഞ്ഞുപോയ, കാലത്തിൽ മറഞ്ഞുപോയ വസ്തുക്കൾ അതീന്ദ്രിയങ്ങളാണ്. ഒരു കാലത്ത് അത് സേന്ദ്രിയങ്ങളായിരുന്നെങ്കിലും ഇപ്പോൾ അത് അതീന്ദ്രിയങ്ങളാണ്. അത് നമ്മളറിയുന്നു. ഭാവി വരാൻ പോകുന്ന കാര്യങ്ങൾ അത് ചിലപ്പോൾ സേന്ദ്രിയമാകാം, പക്ഷെ ഇപ്പോൾ അത് അതീന്ദ്രിയമാണ്, അതിനറിയുന്നു. പക്ഷെ സൂക്ഷ്മവും കാരണവും അങ്ങനെയല്ല. സൂക്ഷ്മമായ വസ്തുക്കൾ ഒരിക്കലും അത് സേന്ദ്രിയങ്ങളെ ആകുന്നില്ല, പരമാണുക്കളും മറ്റും. പക്ഷെ അതിനെ നമ്മളറിയുന്നു. കാരണം വസ്തുക്കൾ അതും കാര്യത്തെ നമ്മൾ അറിയുന്നുള്ളൂ. നമ്മളിന്ന് അറിയപ്പെടുന്ന എല്ലാ കാര്യങ്ങൾക്കും കാരണമായിരിക്കുന്നുണ്ട്. അതും അതീന്ദ്രിയങ്ങളാണ്. പക്ഷെ അതീന്ദ്രിയമാണെങ്കിലും നമ്മളതിനെ അതീന്ദ്രിയമായി അറിയുന്നു. അപ്പോൾ അത് ജ്ഞേയമായി. അതുകൊണ്ട് ഇവിടെ പറയുന്ന പരമാത്മവസ്തുവും സർവകാരണമായിരിക്കുന്ന ഈ പരമാത്മവസ്തുവും സേന്ദ്രിയമായി അറിയുന്നില്ല, പക്ഷെ അതീന്ദ്രിയമായി അത് ജ്ഞേയമാണ്. അതീന്ദ്രിയമായ ഒന്നിനെ എങ്ങനെ അറിയും? കാരണം അറിയണമെങ്കിൽ, ആ അറിവ് ശരിയാകണമെങ്കിൽ എന്ത് വേണം? അത് പ്രമാണം ആവശ്യമാണ്. ഇവിടെ ശാസ്ത്രത്തിൽ എവിടെയെല്ലാം അറിവിനെ കുറിച്ച്, യഥാർത്ഥമായ അറിവിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു, അവിടെയെല്ലാം ആവശ്യപ്പെടുക എന്താണ്? എന്തിനൂടെയാണ് നിങ്ങൾക്ക് അറിവുണ്ടായത്? എന്താണ് അതിന് പ്രമാണം? നിങ്ങൾക്കുണ്ടായ ആ പ്രമയ്ക്ക്, യഥാർത്ഥമായ അനുഭവത്തിന് കാരണമായിരിക്കുന്ന എന്താണ്? അങ്ങനെ ഒരു പ്രമാണത്തെ സ്വീകരിച്ചു കഴിഞ്ഞാലേ നമുക്കുണ്ടായ അറിവ് യഥാർത്ഥമാണോ അയഥാർത്ഥമാണോ എന്ന് നിർണ്ണയിക്കാൻ പറ്റും. അപ്പോൾ പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, ശബ്ദം തുടങ്ങിയ പ്രമാണങ്ങൾ, പ്രമാണങ്ങളിലൂടെ അറിഞ്ഞാലേ ആ അറിവിനെ നമുക്ക് പ്രമാ യഥാർത്ഥമെന്ന് നമുക്ക് നിർണ്ണയിക്കാൻ കഴിയും. ഇവിടെ എന്താണ് ആ പ്രമാണം പറയുന്നത്? ശബ്ദ ഏക പ്രമാണഗമ്യത്വ. അതീന്ദ്രിയമായ വിഷയങ്ങളെക്കുറിച്ച് അറിയുന്നതിന് ഒരേ ഒരു മാർഗമേ ഉള്ളൂ, ഒരേ ഒരു പ്രമാണമേ ഉള്ളൂ എന്നർത്ഥം. അതെന്താണ്? ശബ്ദേക പ്രമാണം. ശബ്ദം എന്ന് പറയുന്ന ഒരേ ഒരു പ്രമാണം, അത് മാത്രമേ ഉള്ളൂ. പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, ശബ്ദം എന്ന് പറയുന്ന പ്രധാന പ്രമാണം അതും. അപ്പോൾ അതീന്ദ്രിയമായ വിഷയങ്ങളെക്കുറിച്ച് ഒരാൾ പറയും, എനിക്ക് ചില സിദ്ധിവിശേഷങ്ങളൊക്കെ ഉണ്ടായി, അതുകൊണ്ട് ഞാൻ അറിഞ്ഞു. അതീന്ദ്രിയമായ വിഷയങ്ങളെക്കുറിച്ച് ഞാൻ അറിഞ്ഞു, ഭൂതത്തെക്കുറിച്ച് അറിഞ്ഞു, ഭാവിയെക്കുറിച്ച് അറിഞ്ഞു, സൂക്ഷ്മത്തെക്കുറിച്ച് അറിഞ്ഞു, വ്യവഹിതമായ വസ്തുക്കളെക്കുറിച്ച് അറിഞ്ഞു എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രം അത് അംഗീകരിക്കത്തില്ല. പൊതുവെ അംഗീകരിക്കുന്ന ശാസ്ത്രങ്ങളുമുണ്ട്, പക്ഷെ ഇത് അംഗീകരിക്കത്തില്ല. അവിടെ പറയുന്നത് നിങ്ങൾക്കൊരു അറിവ്, അത് അതീന്ദ്രിയമായാലും ശരി, സേന്ദ്രിയമായാലും ശരി, ആ അറിവ് ഉണ്ടാകണമെങ്കിൽ അവിടെ ഒരു പ്രമാണം നിങ്ങൾ സ്വീകരിക്കണം. ഈ പറയുന്ന പ്രമാണങ്ങൾ ഏതെങ്കിലും ഒന്നിലൂടെ അറിഞ്ഞാലേ പറ്റൂ, പ്രത്യക്ഷ, അനുമാന, ഉപമാന, ശബ്ദ പ്രമാണങ്ങളിലൂടെ. ഒരു യോഗിക്കുണ്ടാകുന്ന വ്യക്തിനിഷ്ഠമായ അനുഭവങ്ങൾ, ആ അനുഭവങ്ങൾ ഉണ്ടാകുന്ന യോഗജമായ സിദ്ധികളിലൂടെയാണെങ്കിലും അതിനെ ഇവിടെ പ്രമാണമായി സ്വീകരിച്ചിട്ടില്ല. എന്നുവെച്ചാൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന് നിഷേധിക്കുകയല്ല, പക്ഷെ അതിനെ ആ അനുഭവങ്ങൾ ഉണ്ടാകുന്നതിനുള്ള കരണങ്ങളെ പ്രമാണമായി സ്വീകരിക്കുന്നുണ്ട്. അത് അലൗകികം എന്ന് പറഞ്ഞ് അതിനെ മാറ്റിവെക്കുകയാണ്. അതുകൊണ്ട് അതീന്ദ്രിയമായൊരു വിഷയത്തെക്കുറിച്ചുള്ള അനുഭവമായാലും അത് പ്രമാണഗമ്യമായിരിക്കണം എന്നാണ്, പ്രമാണത്തിലൂടെ അറിയണം. അതുകൊണ്ട് ഈ ആധ്യാത്മിക ശാസ്ത്രത്തിലായാലും ശരി, ഈ പ്രമാണ ചർച്ച എന്ന് പറയുന്നത് വളരെ ഗഹനമായ വിശദമായൊരു വിഷയമാണ്. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്ന എന്താണ്, ഈ പരമാത്മാവിനെ കുറിച്ച് ശബ്ദൈക പ്രമാണഗമ്യത്വ, ശബ്ദം എന്ന് പറയുന്ന ഒരു പ്രമാണമേ ഉള്ളൂ, ശ്രുതി എന്ന് പറയുന്ന പ്രമാണമേ ഉള്ളൂ. ഞാൻ പറയുന്നത് പരമാത്മാവുണ്ടോ ഉണ്ട്, എങ്ങനെ അറിഞ്ഞു, എന്റെ ഗുരു പറഞ്ഞു. എങ്ങനെ ഗുരുവിന് പരമാത്മാവിനെ അറിയാം എന്ന് പറഞ്ഞാൽ ശാസ്ത്രം അത് അംഗീകരിക്കത്തില്ല. ഗുരു പരമാത്മാവിനെ അറിഞ്ഞെങ്കിൽ അത് ഗുരുവിന്റെ വ്യക്തിപരമായൊരു കാര്യമാണ്, അതിവിടെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഗുരു അറിഞ്ഞു എന്ന് പറയുന്നത് ഇവിടെ പ്രമാണമല്ല. ആ ഗുരു അറിഞ്ഞോട്ടെ, അറിയുന്നില്ല എന്ന് പറയുന്നില്ല. ഗുരുവിന് അങ്ങനെ ഒരു അറിവുണ്ടെങ്കിൽ അത് ഗുരുവിന്റെ കയ്യിലിരുന്നോട്ടെ. പക്ഷെ നിങ്ങൾക്കിവിടെ എന്താ, നിങ്ങൾക്ക് ഒരു നിർദ്ദേശിക്കാനുള്ള പ്രമാണം എന്താണ്? അതെന്താണ്? ശബ്ദപ്രമാണം. ശബ്ദപ്രമാണം എന്ന് പറഞ്ഞാൽ ഇവിടെ ശ്രുതി, വേദം, അതിനാണ് ഇവിടെ പ്രമാണം എന്ന് പറയുന്നത്. ശ്രുതി അല്ലെങ്കിൽ വേദം എന്ന് പറയുന്ന വാക്യം, അതാണ് പ്രമാണം. അതങ്ങനെ പറയുമ്പോൾ ചിലർ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഗുരു പറയുന്ന വാക്യം അതും വേദമല്ലേ? അതിനെ വേദമായിട്ടെടുത്തുകൊണ്ട് അത് ശബ്ദപ്രമാണമാണെന്ന് സ്വീകരിച്ചുകൊണ്ട് ഗുരു പറയുന്നു എനിക്ക് പരമാത്മാവിനെ അറിയാമെന്ന് പറഞ്ഞാൽ അത് പ്രമാണമാകത്തില്ലേ എന്ന് ചോദിക്കും. അവന് പറയുന്നത് എന്താണ്, വേദം വാക്യം ആര് പറഞ്ഞാലും ആ ശബ്ദം പ്രമാണം തന്നെ, അതിന്നാര് പറയണമെന്നില്ല. ഗുരു പറയുന്ന വേദവാക്യമാണെങ്കിൽ അത് പ്രമാണം തന്നെ. അത് പ്രമാണമാകുന്നത് ഗുരു പറഞ്ഞതുകൊണ്ടല്ല, വേദവാക്യമായതുകൊണ്ടാണ്. അതാണ് ശാസ്ത്രത്തിന്റെ നിലപാട്. വേദവാക്യമായതുകൊണ്ട് വേദവാക്യം ഗുരു പറയുകയാണെങ്കിൽ അത് പ്രമാണം തന്നെ. അതുകൊണ്ട് ഇവിടെ പറയുന്ന എന്താണ്, ശബ്ദ ഏക പ്രമാണം. അതുകൊണ്ടാണ് ഏക ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത്. ഒരേ ഒരു പ്രമാണമേ ഉള്ളൂ ഈ പരമാത്മാവിനെ സംബന്ധിച്ച്, ശബ്ദേക പ്രമാണം. അതുകൊണ്ടാണ് ബ്രഹ്മം, പരമാത്മാവ് തുടങ്ങിയ വിഷയങ്ങളെ അംഗീകരിക്കാത്തവർ, ചാരവാഹനെ പോലെയുള്ളവർ, അവരെന്ത് ചെയ്യും? അവർ ഈശ്വരനില്ല, പരമാത്മാവില്ല എന്നല്ല പറയുന്നു. അവരാദ്യം പറയുന്നതാണ് വേദം അസംബന്ധമാണെന്ന് പറയുന്നു. വേദം അസംബന്ധമാണ്, വേദത്തിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ അസംബന്ധമാണെന്ന് പറയും. അപ്പോൾ വേദത്തെ നിഷേധിച്ചു കഴിഞ്ഞാൽ അത് മതി, ഈശ്വരനെ നിഷേധിക്കാൻ വേറെ ഒന്നും വേണ്ട. അല്ല, നേരിട്ട് ഈശ്വരനെ നിഷേധിക്കേണ്ടതല്ല. എന്തുകൊണ്ട്? ഈശ്വരനുണ്ട് അല്ലെങ്കിൽ ഈശ്വരന്റെ അസ്തിത്വത്തെക്കുറിച്ച് പറയുന്നവർ, അവർ പറയുന്ന എന്താണ്, അതിന് പ്രമാണമായ വേദത്തെയാണ്. അപ്പോൾ ഈശ്വരനെ നിഷേധിക്കാൻ വേണ്ടി ഈശ്വരനെ നിഷേധിച്ചാൽ പോരാ, ഈശ്വരനില്ലെന്ന് പറഞ്ഞാൽ പോരാ, വേദത്തെ നിഷേധിക്കുന്നു. അതുകൊണ്ട് ചാരവാകനും മറ്റും പറയുന്ന എന്താണ്, ജർഭരി തുർഭരി എന്നെല്ലാം പറയുന്ന ഈ അസംബന്ധ വാക്യങ്ങൾ, ഇതെല്ലാം വെറും അസംബന്ധമാണ്. പഴയകാലത്ത് അവർ പറയുന്നത് പഞ്ചാവൊക്കെ വലിച്ചും കൊണ്ടിരുന്ന ഓരോരുത്തർ പുരമ്പിയതാണ്, അർദ്ധബോധത്തിൽ പറഞ്ഞ എന്ന് ചാരവാകന്മാർ തന്നെ പറയുന്നതാണ്. അല്ലാതെ ഇതിനൊന്നും യാതൊരു അർത്ഥമില്ല, വെറും അസംബന്ധങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യുന്നു, നേരിട്ടവർ ഈശ്വരനില്ല എന്നൊന്നും പറയുന്നില്ല, വേദത്തെ അങ്ങ് നിഷേധിക്കുന്നു. വേദത്തെ നിഷേധിച്ചു കഴിഞ്ഞാൽ ശബ്ദപ്രമാണത്തെ നിഷേധിച്ചു, പിന്നെ ഈശ്വരൻ ഉണ്ട് എന്നുള്ളതിന് വേറെ പ്രമാണമൊന്നുമില്ല. അതുകൊണ്ട് അവർ പറയുന്ന എന്താണ്, ഒരു പ്രമാണമേ ഉള്ളൂ, പ്രത്യക്ഷം. പിന്നെ ചാരവാകന്മാരിൽ തന്നെ ചിലർ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അനുമാനത്തെ കൂടി അംഗീകരിക്കുന്നു. കാരണം പുക കണ്ടിട്ട് തീയുണ്ടെന്ന് പറയാമല്ലോ, അതുകൊണ്ട് ചിലരതും അംഗീകരിക്കുന്നില്ല. ശബ്ദം എന്ന് പറയുന്ന ഒരു പ്രമാണം ഇല്ല എന്നാണ് അവരുടെ നിലപാട്. പ്രത്യക്ഷം മാത്രമേ ഉള്ളൂ. ആ പ്രത്യക്ഷം എന്ന് പറയുന്ന ഒരു പ്രമാണത്തെ അംഗീകരിക്കുന്ന എല്ലാവരും ഈശ്വരന്റെ അസ്തിത്വത്തെ നിഷേധിക്കുകയാണ്. അതുകൊണ്ടാണ് അനുമാന പ്രമാണത്തെ അംഗീകരിക്കുന്ന ഗൗതമൻ, കണാദൻ ഇവരെല്ലാം വളരെ ശക്തിയുക്തമായിട്ട് ശബ്ദപ്രമാണത്തെ സ്ഥാപിക്കുകയും ഈശ്വരന്റെ അസ്തിത്വത്തെ സമർത്ഥിക്കുകയും ചെയ്യും. അനുമാന പ്രമാണത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരാണ് കണാദനും വൈശേഷികനും മറ്റും. പക്ഷേ ഒരിക്കലും അവരതുകൊണ്ട് മാത്രം ഈശ്വര അസ്തിത്വത്തെ സമർത്ഥിക്കുന്നില്ല. ഈശ്വര അസ്തിത്വത്തെ സമർത്ഥിക്കാൻ വേണ്ടി അവർ പറയുന്നത് എന്താണ്? ശ്രുതിയാണ്, വേദത്തെയാണ്. അതുകൊണ്ട് ആസ്തികൻ എന്ന് പറയുന്ന ശബ്ദത്തിന് തന്നെ അർത്ഥം എന്താ പറയുന്നത്? വേദം പ്രമാണമായിട്ടുള്ളവൻ ആസ്തികൻ, അല്ല ഈശ്വരനുണ്ടെന്ന് പറയുന്നവൻ എന്നുള്ള അർത്ഥത്തിലല്ല ശാസ്ത്രങ്ങളിൽ പറയുന്നത്. അസ്ഥി കഹ എന്ന് വെച്ചാൽ വേദ പ്രമാണം യസ്യ, വേദം പ്രമാണമായി സ്വീകരിക്കുന്നവനാണ് ആസ്തികൻ. വേദം പ്രമാണമല്ല എന്ന് പറയുന്നവൻ നാസ്തികൻ. അതാണ് പൊതുവെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞു വരുന്ന നിലപാട്. അത് ഈശ്വരനുണ്ടെന്ന് പറയുന്നുമില്ല എന്നുള്ള പ്രശ്നമല്ല. വേദത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഈശ്വരനെയും അംഗീകരിക്കാവുന്നതാണ്. ഇതെല്ലാം ഈ ശാസ്ത്ര ചർച്ചയിൽ പിൽക്കാലത്ത് രൂപപ്പെട്ടു വന്ന ആൾക്കാരാണ്. ഇതല്ലാതെ ചില അഭിപ്രായങ്ങളും ഉണ്ട്. വേദത്തെ തന്നെ പ്രമാണമായി അംഗീകരിക്കുകയും ഈശ്വരനെ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ചില വിഭാഗക്കാരുണ്ട്. അവർ വേദത്തെ അംഗീകരിക്കുന്നു, പക്ഷെ ഈശ്വരനെ അംഗീകരിക്കുന്നു. അതൊരു ചെറിയ ന്യൂനപക്ഷമാണ്. പക്ഷെ പൊതുവേ പരമാത്മാവിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നിടത്തെല്ലാം പറയുന്ന എന്താണ്? ശബ്ദേക പ്രമാണഗമ്യത്വ ശ്രുതി എന്ന് പറയുന്ന ഒരേ ഒരു പ്രമാണം ഔപനിഷദം പുരുഷൻ പൃച്ഛാൻ, ഉപനിഷത് വേദ്യമായിരിക്കുന്ന പുരുഷനെ കുറിച്ച് ചോദിക്കുന്നു എന്നും മറ്റ് ശ്രുതി തന്നെ പറയുന്നു. അതുകൊണ്ട് അതാണ് പ്രമാണം. ചില ചിന്തിക്കുമ്പോൾ അനുഭവം, മഹാത്മാക്കൾക്കൊക്കെ അനുഭവം ഉണ്ടല്ലോ, ഈശ്വര അനുഭവം ഉള്ളവരുണ്ടല്ലോ, ഏത് കാലത്തും ഉണ്ടായിട്ടുണ്ട് പറയുന്നു. അവർ പറയുന്നത് ശ്രുതിവാക്യം തന്നെ. ശ്രുതിക്ക് വിരുദ്ധമായി അവരൊന്നും പറയുന്നില്ല എന്നാ. ശ്രുതി ബോധിപ്പിക്കുന്നതേ അവരും ബോധിപ്പിക്കുന്നത്. അതുകൊണ്ട് അവരുടെ വാക്യങ്ങൾ പ്രമാണമായി സ്വീകരിക്കുന്നത് എങ്ങനെ? അത് ശ്രുതി ആയി അംഗീകരിച്ചുകൊണ്ടാണ് അവരുടെ വാക്യങ്ങളെ പ്രമാണമായി സ്വീകരിക്കുന്നത്. ഏത് രീതിയിൽ വന്നാലും എന്താണോ അത് ശബ്ദയുഗ പ്രമാണ വിമിത്വം. അപ്പോൾ ഒരു വ്യക്തിയുടെ അനുഭവം അനുഭവത്തെ പ്രമാണമായിട്ട് സ്വീകരിക്കത്തില്ല. കാരണം അനുഭവങ്ങൾ പലതരത്തിലുണ്ടാവാം. പലതരത്തിൽ അനുഭവം ഉണ്ടാകുമ്പോൾ അനുഭവങ്ങൾക്കുള്ള ഒരു ദോഷം എന്താണ്? അത് കേവലം വ്യക്തിനിഷ്ഠമാണ്. ഒരാളുടെ അനുഭവം അയാൾക്കേ മനസ്സിലാക്കാൻ പറ്റും. ശബ്ദം അങ്ങനെയല്ല. ഒരു ശബ്ദം ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അനേകർക്ക് ആ ശബ്ദം അതേപടി തന്നെ ശ്രവിക്കാൻ പറ്റും. അനുഭവം അങ്ങനെയല്ല. അനുഭവത്തെ ആർക്കും വെളിപ്പെടുത്താൻ സാധ്യമല്ല. അനുഭവത്തെ വെളിപ്പെടുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ശബ്ദമാകും. ആ ശബ്ദം ശ്രവിക്കുന്നവർക്കെല്ലാം എന്ത് വരുന്ന ഏകരൂപത്തിൽ തന്നെ അനുഭവപ്പെടുന്നു. അതുകൊണ്ട് അനുഭവത്തെ അനുഭവം ഒരിക്കലും പ്രമാണമല്ല. ശബ്ദം പ്രമാണമാണ് താണ്. അനുഭവം എന്ന് പറയുന്നത് എന്താണ്? അത് കേവലം വ്യക്തിനിഷ്ഠമാണ്. അത് അതാത് വ്യക്തികളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമാണ്. അത് മറ്റുള്ളവർക്ക് അനുഭവ രൂപത്തിൽ ഗ്രഹിക്കാൻ പറ്റത്തില്ല. അനുഭവത്തിന്റെ വാഗ്മയ രൂപമായ ശബ്ദത്തെ അത് നമുക്ക് ഗ്രഹിക്കാൻ പറ്റും. അത് ശ്രുതിയോട് ഒന്നിക്കുന്നുണ്ടെങ്കിൽ ആ ശബ്ദത്തെ പ്രമാണമായി സ്വീകരിക്കുന്നു. ശ്രുതിക്ക് വിരുദ്ധമാണെങ്കിൽ ആ ശബ്ദത്തെ സ്വീകരിക്കുന്നു. ഇതാണ് ശാസ്ത്രകാരന്മാരുടെ നിലപാട്. അതുകൊണ്ട് ഇവിടെ പറയുന്ന എന്താണ്? ശബ്ദൈക പ്രമാണഗമ്യത്വ. ശബ്ദമാകുന്ന ഒരേ ഒരു പ്രമാണം കൊണ്ട് ഗമ്യമാണ് എന്തോ ജ്ഞേയമായിരിക്കുന്ന പരമാത്മാവ് എന്ന ഘടാധിപ ഉഭയബുദ്ധി അനുഗത പ്രത്യേക വിഷയം. അതുകൊണ്ട് ആ പരമാത്മാവിനെ നിങ്ങൾക്ക് പരമാത്മാ അസ്ഥി, പരമാത്മാ നാസ്തി എന്നിങ്ങനെയുള്ള ഉഭയബുദ്ധി അനുഗതമായ ഒരു ജ്ഞാനത്തിനത് വിഷയം ആകുന്നതേ അല്ല. അതുകൊണ്ട് മറ്റ് വസ്തുക്കളെ സംബന്ധിച്ച്, നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുന്ന വസ്തുക്കളെ സംബന്ധിച്ച് ഉണ്ട് എന്നും ഇല്ല എന്നും നമ്മൾ യുക്തിയിലൂടെ സ്ഥാപിക്കുന്നത് പോലെ പരമാത്മാവിനെ സംബന്ധിച്ച് സാധിക്കാൻ സാധിക്കില്ല. കാരണം അത് അസ്ഥിബുദ്ധി അനുഗതപ്പെടുത്തിയ വിഷയമല്ല. പരമാത്മാ അസ്ഥി എന്നുള്ള ബോധത്തിന് വിഷയമാകുന്ന ഒന്നല്ല പരമാത്മാവ്. പരമാത്മാ നാസ്തി എന്നുള്ള ഒരു ബോധത്തിനും വിഷയമാകുന്ന ഒന്നല്ല. അസ്ഥി എന്ന് പറയുന്നതും ബോധമാണ്. അതിനെ ശാസ്ത്രത്തിൽ പറയും വിധി മുഖേനയുള്ള ബോധം എന്ന് പറയും. വിധിദ്വാരാ ഉള്ള ബോധം, അതാണ് അസ്ഥി. നാസ്തി അതും ഒരു ബോധമാണ്, അതിന് നിഷേധ മുഖേനയുള്ള ബോധം എന്ന് പറയും. നിഷേധദ്വാരാ നമ്മളൊരു വസ്തുവിനെ അറിയുന്ന നാസ്തി, പുസ്തകം നാസ്തി. അവിടെയും നമുക്ക് നാസ്തി എന്ന് പറയുന്ന ഇല്ലായ്മ നമ്മൾ അറിയുന്നു. ആ നാസ്തിത്വം എന്ന് പറയുന്നു അറിവിന് വിഷയമാണ്, അത് നിഷേധ മുഖേന അറിയുന്നു എന്നേ ഉള്ളൂ. ഇല്ലായ്മ അതറിയാത്തതാണെന്നല്ല അതിന്റെ അർത്ഥം. നാസ്തി എന്ന് പറഞ്ഞാൽ അവിടെയും ഇല്ലായ്മ നമ്മൾ അറിയുന്നു, അറിവിന് വിഷയമാകുന്നു. അസ്ഥി എന്ന് പറയുന്നതിൽ നിന്ന് വരുന്ന വ്യത്യാസം എന്താണോ, അവിടെ അത് നിഷേധ മുഖേന, നിഷേധത്തിലൂടെ നമ്മൾ അറിയുന്ന ഒരു വസ്തുവിന്. അതും എങ്ങനെ, ഇപ്പൊ പുസ്തകം അസ്ഥി എന്ന് പറയുന്നു, പുസ്തകം നാസ്തി എന്ന് പറയുന്നു. അസ്ഥി എന്ന് പറയുന്നിടത്തും നാസ്തി എന്ന് പറയുന്നിടത്തും നമ്മൾ അറിയുന്ന പുസ്തകത്തെ തന്നെ, മറ്റൊരു വസ്തുവിനെ നമ്മൾ അറിയുന്നില്ല. പുസ്തകം അസ്ഥി എന്ന് പറയുന്നിടത്ത് എന്തിനറിയുന്നു, അസ്ഥി എന്ന് പറയുന്ന ആ ബോധത്തിനോട് ചേർന്ന് പുസ്തകത്തെക്കുറിച്ചാണ് നമുക്ക് അറിവുണ്ടാകുന്നത്. അതുകൊണ്ടാണ് അതിനെ പറയുന്നത് എന്താണ്, അത് വിധി മുഖേനയുള്ള അറിവാണ്. ഇനി പുസ്തകം നാസ്തി എന്ന് പറഞ്ഞാൽ എന്തിനാ നമ്മൾ അറിയുന്നത്, പുസ്തകത്തെ തന്നെ അറിയുന്നു. പുസ്തകം നാസ്തി എന്ന് പറയുന്നിടത്തും പുസ്തകത്തെ അറിയുന്നു. അതെങ്ങനെ അറിയുന്നു, നിഷേധ മുഖേന, ഇല്ല എന്നുള്ള അനുഭവത്തിലൂടെ പുസ്തകത്തെ അറിയുന്നു. രണ്ടിടത്തും അറിയുന്ന വസ്തുവിന് മാറ്റമുള്ള ഒരേ വസ്തുവിനെ തന്നെ അറിയുന്നു. അതുകൊണ്ട് ഈശ്വരൻ അസ്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈശ്വരൻ നാസ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈശ്വരൻ അല്ല ഏത് വിഷയത്തെ സംബന്ധിച്ചായാലും ശരി, അസ്തിത്വേന വിധി മുഖേന അറിഞ്ഞാലും നിഷേധ മുഖേന അറിഞ്ഞാലും അറിയുന്ന ആ വസ്തുവിനെ തന്നെ. അത് നിഷേധ മുഖേന അറിയുമ്പോൾ അതിനെ പറയും എന്താണ്, നിഷേധ പ്രതിയോഗിയായി അറിയുന്നതെന്നും മറ്റും പറയും. അത്ര ഒരു വ്യത്യാസമേ ഉള്ളൂ, ഒരേ വസ്തുവിനെ തന്നെ അറിയുന്നു. അതുകൊണ്ട് സേന്ദ്രിയമായ വിഷയങ്ങൾ, ഇന്ദ്രിയങ്ങൾക്ക് വിഷയമായിരിക്കുന്ന കാര്യങ്ങളെ ഈ രണ്ടു തരത്തിലും അറിയാം, അസ്ഥി എന്നോ നാസ്തി എന്നോ അറിയാം. രണ്ടു തരത്തിലും അറിയുന്ന ആ വസ്തുവിനെ തന്നെ, പക്ഷെ ഈശ്വരനെ അസ്ഥി നാസ്തി എന്ന് പറയുന്ന ബുദ്ധി അനുഗതമായി ഒരു ബോധത്തിലൂടെ ആ ഈശ്വരനെ അറിയാൻ കഴിയത്തില്ല, മറിച്ച് ശബ്ദ ഏക പ്രമാണത്തിലൂടെ അറിയാൻ പറ്റുള്ളൂ എന്നർത്ഥം. ഇത്യതഹ, അതുകൊണ്ടിവിടെ പറയുന്നു എന്താണ്, നസത് തദ്നാസത് ഇതിച്ഛത്. അതുകൊണ്ടാണ് ഇവിടെ സത്വമല്ല അസത്വമല്ല എന്ന് പറഞ്ഞതെന്നാണ്. എന്ന് പറഞ്ഞതിലൂടെ ചർച്ച അവസാനിക്കുന്നില്ല, വീണ്ടും ചോദിക്കുന്നു. എത്ര മുക്തം വിരുദ്ധം ഉച്ചതി, ഇത്രയൊക്കെ വിശദമായി പറഞ്ഞെങ്കിലും ഇതിന് പരസ്പര വിരോധമുണ്ട്. എന്താണ് ആ മുഖ്യമായ വിരോധം, ഇതുവരെ പരിഹരിച്ചില്ല. എന്താണ് ജ്ഞേയം തത്നസത് നാസത് ഉച്ചതേ, നമ്മളൊരു ഭാഗത്തുകൂടി പറയുന്നു ജ്ഞേയമാണെന്ന്, എന്നിട്ട് മറുഭാഗത്ത് പറയുന്ന എന്താണ്, അത് സത്വമല്ല അസത്വമല്ല. ഇതെങ്ങനെ യോജിക്കുമെന്നാണ്, ജ്ഞേയമാണെങ്കിൽ വീണ്ടും പഴയ ചോദ്യം തന്നെ വരികയാണ്, അത് സത്വമെന്നോ അസത്വമെന്നോ അറിയണമല്ലോ. പറയുന്നില്ല വിരുദ്ധം, അതിന് വിരോധമൊന്നുമില്ല. എന്തുകൊണ്ട്, അന്യദേവത വിദിത അധോ അവിദിതാ അധി, കേനോപനിഷത്തിൽ പറയുന്നു. അവിടെ ഇത് ഭാഷ്യത്തിൽ വളരെ വിശദമായി വളരെ സൂക്ഷ്മമായി ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. പ്രതിബോധവിദിതം മതം എന്ന് പറയുന്നു. അത് കഴിഞ്ഞ ഉടൻ തന്നെ പറയുന്നു എന്താണ്, അന്യദേവത വിദിത അധോ അവിദിതാ അധി, അദ്വൈത തത്വത്തിന്റെ പരമമായ രഹസ്യത്തെയാണ് ഈ മന്ത്രങ്ങളിലൂടെ വെളിപ്പെടുത്തുന്നത്. അറിഞ്ഞതിൽ നിന്ന് അതപ്പുറമാണ്, അറിയാത്തതിൽ നിന്നും അപ്പുറമാണ് എന്ന് പറഞ്ഞു. പരമാത്മാവ് അറിയപ്പെട്ടതിൽ നിന്നൊക്കെ അതന്യമാണ്, അറിയാത്തതിൽ നിന്നും അതന്യമാണെന്ന് പറഞ്ഞു. അറിയപ്പെട്ടതല്ല, അറിയപ്പെട്ടതിൽ നിന്ന് അന്യം എന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കും, കാരണം ഒന്നുകിൽ ഒരു വസ്തു അറിയണം അല്ലെങ്കിൽ അറിയാതിരിക്കണം. ഒന്നുകിൽ അത് അറിയപ്പെട്ടതായിരിക്കണം അല്ലെങ്കിൽ അത് അറിയാത്തതായിരിക്കണം. അപ്പൊ ശ്രുതി പറയുന്നു അറിയപ്പെട്ടതിൽ നിന്നല്ല അത് അന്യമാണെന്ന്, അങ്ങനെ സ്വാഭാവികമായിട്ടും അത് അറിയാത്തതാണെന്ന് വരും. അപ്പോൾ നമ്മുടെ ബുദ്ധി ഈ രണ്ട് കോടിയിലാണ് പ്രവർത്തിക്കുന്നത്. സേന്ദ്രിയമായ വിഷയങ്ങൾ അറിയുന്നു അല്ലെങ്കിൽ അറിയുന്നില്ല. മൂന്നാമതൊരു കോടി നമുക്കില്ല, ജ്ഞേയം അല്ലെങ്കിൽ അജ്ഞേയം, ജ്ഞാതം അല്ലെങ്കിൽ അജ്ഞാതം, ഈ തരത്തിൽ നമ്മളെ ബുദ്ധി പ്രവർത്തിക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ശ്രുതി പറയുന്നു ഇത് അറിയപ്പെട്ടതിൽ നിന്നും അന്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അറിയാത്തതാണെന്ന് വരും. പക്ഷെ ആ കോടിയെ ഉഭയകോടികളെയും നിഷേധിക്കുന്നു. ഇതിനാണ് ദ്വന്ദ്വം എന്ന് പറയുന്നത്, ദ്വന്ദ്വാത്മകമായ അറിവെന്ന് പറയുന്നു. അതീന്ദ്രിയമായ പരമാത്മജ്ഞാനം ഇത്തരത്തിലുള്ള ദ്വന്ദ്വാത്മകമല്ല. അത് ബോധിപ്പിക്കാൻ വേണ്ടി പറയുന്നത് അറിയപ്പെടാത്തതിൽ നിന്നും അന്യമാണ്. അപ്പോൾ അറിയാത്തതാണ് എന്ന് അതിനെക്കുറിച്ച് പറയാൻ പറ്റത്തില്ല. ഇവിടെ പറഞ്ഞു വരുന്നത് എന്താണ്? നാസ്തി ബുദ്ധി വിഷയത്വം. അത് നാസ്തി എന്ന് പറയുന്ന ബുദ്ധിയുടെ വിഷയമല്ല. അത് ഭാഷകാരനോട് എന്താണ് പറയുന്നത്? ശ്രുതി പറഞ്ഞ കാര്യം തന്നെയാണ് ഞാനും പറയുന്നത്. നമ്മൾ ലൗകിക ബുദ്ധിയിൽ നിന്നുകൊണ്ട്, പ്രാപഞ്ചിക ബുദ്ധിയിൽ നിന്നുകൊണ്ട് വിഷയങ്ങളെ ഗ്രഹിക്കുകയും ഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അസ്ഥി നാസ്തി എന്നിങ്ങനെ പ്രയോഗിക്കും. ഇതേ പ്രയോഗം തന്നെ പരമാത്മാവിനും ഇടത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ അതവിടെ ഏശത്തില്ല. അതാണ് പറയുന്നതിന്റെ താല്പര്യം. ഇത് ശ്രുതിയിൽ പറയുന്നത് ഇങ്ങനെ തന്നെ, അത് അറിയപ്പെട്ടതിനും അന്യമാണ്, അതുകൊണ്ട് അറിയാത്തതല്ല, അതിനും അപ്പുറമാണ്. അപ്പോൾ അറിയുന്നതിൽ നിന്നും അറിയാത്തതിൽ നിന്നും അന്യമായൊരു തലമുണ്ട്. പാശ്ചാത്യ ഇന്ത്യയിലും മറ്റൊരു അജ്ഞേയവാദമുണ്ട്. അപ്പോൾ ഈ അജ്ഞേയവാദം എന്ന് പറയുന്നത് എന്തോ മഹത്തായ കാര്യം എന്നുള്ള രീതിയിലാണ് അവർ ചർച്ച ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ചർച്ച ചെയ്യുന്ന എന്താണ്? ജ്ഞേയം അജ്ഞേയം, ഈ രണ്ടിനും അപ്പുറമുള്ള ഒന്നിനെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതാണ് പരമാത്മവസ്തു എന്നാണ് ഇവിടെ പറയുന്നത്. ഇതി ശ്രുതേഹേ എന്ന് ശ്രുതിയിലും പറയുന്നു. ശ്രുതിരവി വിരുദ്ധാർത്ഥം ഇരിച്ച് ഇവിടെ പൂർവപക്ഷി അതിനെ അംഗീകരിക്കാൻ തയ്യാറല്ല. പറയുന്നു അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ആ ശ്രുതിയും ഞങ്ങൾ സ്വീകരിക്കുന്നില്ലെന്നാണ്. അറിയപ്പെട്ടതിൽ നിന്ന് അന്യം, എന്നാൽ അത് അറിയപ്പെടാത്തതുമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇത് വിരുദ്ധമാണ്. അങ്ങനെ പറയുന്ന ശ്രുതി അന്യദൈവതം വിദിതാത് അധോ അവിദിതാത് അധി എന്ന് പറയുന്ന ശ്രുതി ശ്രുതിരൂപി വിരുദ്ധാർത്ഥ. വിരുദ്ധാർത്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ വ്യാഘാത ദോഷം വരും. അങ്ങനെ പറയുന്ന ഒരു വാക്യം അപ്രമാണമാണ്. പരസ്പര വിരുദ്ധമായി ഒരേ ആശയത്തെക്കുറിച്ച് ഒരു വാക്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്യത്തിന് പറയുന്നതാണ് വ്യാഘാതം, അല്ലെങ്കിൽ ആ വാക്യത്തിൽ അല്ലെങ്കിൽ വാക്യാർത്ഥത്തിൽ വ്യാഘാത ദോഷമുണ്ട്. അങ്ങനെ ഒരു വാക്യത്തെ പ്രമാണമായി സ്വീകരിക്കത്തില്ല. ആ വാക്യത്തിൽ നിന്ന് ശബ്ദബോധം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് പറയുന്നു ഈ ശ്രുതിയും സ്വീകരിക്കാൻ പറ്റത്തില്ല. വിരുദ്ധാർത്ഥം ഈ ശ്രുതി ഞങ്ങൾ പ്രമാണമായി സ്വീകരിക്കത്തില്ല എന്നർത്ഥം. അതങ്ങനെ ശ്രുതി പരമപ്രമാണമാണ്. ശ്രുതിയിൽ യാതൊരു തരത്തിലുള്ള ദോഷവുമില്ല എന്നാണ് ശ്രുതിയെ പ്രമാണമായി സ്വീകരിച്ചിരിക്കുന്ന സർവരും അംഗീകരിച്ചിരിക്കുന്നത്. ശ്രുതി ദോഷം വരത്തില്ല എന്നാണ്. എന്തുകൊണ്ടാണ്? വാക്യങ്ങളിൽ വരുന്ന ദോഷം പ്രധാനമായും വരുന്ന എന്താണ്? പ്രമാതാവിൽ വാക്യത്തെ പറയുന്നവന് വരുന്ന ദോഷമാണ്. പ്രമാതാവിൽ വരുന്ന ദോഷമാണ് പ്രമാണമായിരിക്കുന്ന വാക്യത്തിനും വരുന്നത്. നമ്മൾ സാധാരണ സംസാരിക്കുമ്പോൾ അങ്ങനെയാണ്. നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന വാക്യത്തിനും അത് വരും. മനസ്സിൽ വരുന്ന ദോഷങ്ങൾ എന്താണ്? അജ്ഞാനം, സംശയം, വിപര്യം തുടങ്ങിയ ദോഷങ്ങൾ നമ്മുടെ അന്ധക്കരണത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഉച്ചരിക്കുന്ന വാക്യങ്ങളിലും ആ ദോഷം വരും. പ്രമാതൃദോഷമാണ് പ്രമാണമായിരിക്കേണ്ട വാക്യത്തിൽ സംഭവിക്കാവുന്ന ദോഷം. അതുകൊണ്ട് വേദവാക്യമായെങ്കിലും അതിൽ ദോഷം സംഭവിക്കാം, വേദവാക്യങ്ങളിലും ദോഷം സംഭവിക്കാം. എന്നായാലോ പറയുന്നു വേദവാക്യത്തിൽ ദോഷം സംഭവിക്കുന്നില്ല. എന്തുകൊണ്ട്? അത് പുരുഷബുദ്ധി പ്രഭവമല്ല. പുരുഷബുദ്ധിയിൽ നിന്നുണ്ടാകുന്ന വാക്യങ്ങളിലാണ് ഈ പറയുന്ന പ്രമാതൃദോഷം അല്ലെങ്കിൽ പ്രമാദം കൊണ്ട് സംഭവിക്കാമെന്നുള്ള ദോഷങ്ങൾ സംഭവിക്കുന്നത്. പുരുഷബുദ്ധിയിൽ നിന്ന് അല്ലാതെ ഉണ്ടായ വാക്യമാണ് ശ്രുതി വാക്യം. അങ്ങനെയാണ് അതിനെ കരുതുന്നത്. അങ്ങനെയുള്ള വാക്യത്തിൽ എന്താണോ ഒരിക്കലും ദോഷം വരത്തില്ല എന്ന് പറയുമ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് ഒരുപാട് ചോദ്യങ്ങളും ഒരുപാട് സമാധാനങ്ങളും ഉണ്ടായിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഇവിടെ മുമ്പോട്ട് പോകാം, പിന്നിലേക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് എന്താണ്? അത് ശ്രുതിവാക്യത്തിൽ പ്രമാത്ര ദോഷങ്ങളൊന്നുമില്ല. അതുകൊണ്ടെന്താണ്? അത് വരത്തില്ല. ശ്രുതിവാക്യം പരിപൂർണമാണ്, അതിലൊരു പ്രമാദവും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് മീമാംസകർ കൽപ്പിക്കുന്നത് പോലെ എന്താണ്, അത് അനാദിയാണെന്ന് കൽപ്പിക്കാം. മീമാംസകരുടെ ഒരു വിഭാഗം കൽപ്പിക്കുന്നുണ്ട് എന്താണ്, അത് അനാദ്യ അനന്തമാണ്, ഇതിന് ആദ്യമില്ല, അന്തമില്ല. അതാണ് അവർ ശബ്ദത്തെ നിത്യമായി സ്വീകരിക്കുന്നു. അപ്പൊ നിത്യമായ ശബ്ദമാണത്, അതുകൊണ്ട് അനാദി അനന്തമില്ല. ഇനി വേറെ കൂട്ടർ പറയുന്ന എന്താണ്, അങ്ങനെയല്ല, ഇത് ഈശ്വര പ്രവർത്തനമാണ്, ഈശ്വരൻ തന്നെ പറഞ്ഞാണ്. അതുകൊണ്ട് എന്താണ്, ഈശ്വരന് ഈ പ്രമാതൃ ദോഷങ്ങളൊന്നുമില്ല, ജീവന് വരുന്നതുപോലെ ഉള്ള ദോഷങ്ങളൊന്നുമില്ല. അതുകൊണ്ടും ആ ശ്രുതി വാക്യങ്ങളിൽ ദോഷമൊന്നും വരത്തില്ല. ഇനി മറ്റൊരു കൂട്ടർ, ഓരോ കൂടി പുരോഗമനവാദികൾ പറയുന്ന എന്താണ്, അതല്ല, അത് ഋഷിമാർ പറഞ്ഞ വാക്യമാണ്. ഇത്തരത്തിലുള്ള ദോഷങ്ങളെല്ലാം ദൂരീകരിക്കപ്പെട്ട ചിത്തത്തിൽ നിന്നും ഉണ്ടായതാണ് ഈ വാക്യങ്ങൾ. സത്യത്തെ ബോധിപ്പിക്കുന്ന വാക്യങ്ങളാണ്, അതുകൊണ്ടും അതിൽ ദോഷങ്ങൾ വരത്തില്ല. ഇങ്ങനെ പലതരത്തിലുള്ള കാഴ്ചപ്പാടുകളുണ്ട്. ഏതായാലും ശ്രുതിയിൽ ദോഷങ്ങളില്ല എന്നാണ് പൊതുവെ അംഗീകരിച്ചിരിക്കുന്ന ഒരു തത്വം. പക്ഷെ അതിനെ തന്നെ ഇവിടെ ചോദ്യം ചെയ്യുന്നു, ശ്രുതിയിലും വരാൻ ദോഷങ്ങൾ. ഞാൻ ഉദാഹരണം കൂടി പറയുന്നു, എന്താണ്, ശ്രുതി തന്നെ എടുത്തു കാണിച്ചിട്ട് ഉദാഹരണം പറയുന്നു. യഥാ യജ്ഞായ ശാലാം ആരഭ്യ കോഹി തദ്വേദ യദ്യമുഷ്മിൻ ലോകേ അസ്തിവ നവേദി ഇത്യേവം. ശ്രുതി തന്നെ പറയുന്നുണ്ട് അസംബന്ധങ്ങൾ. അതിനൊരു ഉദാഹരണം കൂടെ എടുത്ത് പറയുന്നു. പ്രാചീന വംശം കരുതി തൈത്രിയ സംഹിതയിൽ നിന്നാണ് ഇതെടുത്ത് പറയുന്നത്. അവിടെ എന്താണ്, യജ്ഞത്തിനുള്ള വിധാനങ്ങളെല്ലാം പറഞ്ഞു, യജ്ഞശാല നിർമ്മിക്കേണ്ട സന്ദർഭത്തെക്കുറിച്ച് പറഞ്ഞു. യജ്ഞശാല നിർമ്മിക്കുന്ന ആ സന്ദർഭത്തിൽ അത് കഴിഞ്ഞു വരുന്ന ഒരു വാക്യമാണ്. ഇങ്ങനൊരു വാക്യം അവിടെ കാണുന്നു, എന്താണ്, കോഹി തദ്വേദ, ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനാണ് അതറിയാൻ കഴിയുന്നത്? എന്ത്, യദി അമുഷ്മിൻ ലോകി അസ്ഥിവ നവേദി, പരലോകത്തിൽ എന്തെങ്കിലും ഉണ്ടോ? കാരണം ഇവിടെ യജ്ഞം ചെയ്യുന്നത് മരണശേഷം സ്വർഗീയ അനുഭവങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്വർഗകാമോ യജയതെന്നാണ് മുമ്പ് പറഞ്ഞത്. സ്വർഗത്തെ കാമിക്കുന്നു, യാഗം ചെയ്യാം. സ്വർഗം അവിടെ മേരുപൃഷ്ഠത്തിൽ ആണ് സ്വർഗം, അങ്ങനൊരു സ്ഥലമുണ്ടെന്നൊക്കെ പറയുന്നു, പുരാണങ്ങളിലും മറ്റും പറയും. എന്തായാലും മരിച്ചതിന് ശേഷം കിട്ടുന്ന ഫലത്തെ ഉദ്ദേശിച്ചിട്ടാണ് സ്വർഗം ഇവിടെ യാഗം ചെയ്യുന്നത്. അതിന് സ്വർഗമെന്ന് ഉള്ള ശബ്ദത്തിൽ വലിയ കാര്യമില്ല. അമുഷ്മൻ ലോകം എന്ന് പറഞ്ഞാൽ മരണശേഷമുള്ള ലോകം. അപ്പം ഈ മരണശേഷമുള്ള ലോകത്തിന് വേണ്ടി ജീവിച്ചിരിക്കുമ്പോൾ യജ്ഞം ചെയ്യുക, അതിനുവേണ്ടി യജ്ഞ വിധാനം വേദത്തിനും കൽപ്പസൂത്രങ്ങളിലും എല്ലാം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ യജ്ഞശാല വരെയുള്ള കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഇനി അവിടെ യജ്ഞം ആരംഭിച്ചാൽ മതി. ആ പ്രകടനത്തിലാണ് ഈ വാക്യം വരുന്നത്. എന്താണ്, മരണശേഷം എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ആർക്കും അറിയത്തില്ല എന്നാണ്. അപ്പോൾ അതുവരെ പറഞ്ഞ വാക്യങ്ങൾ, മരണശേഷമുള്ള ഫലത്തിന് വേണ്ടി യാഗം ചെയ്യണമെന്ന് പറഞ്ഞ വാക്യവും അതിനെ പ്രമാണമായി സ്വീകരിക്കുകയാണെങ്കിൽ ഈ പറയുന്നത് അസംബന്ധമാവും. എന്തായാലും അതിനെ പ്രമാണമായി സ്വീകരിച്ചുകൊണ്ടാണ് ഇവൻ യജ്ഞത്തിന് തുടക്കം കുറിച്ചത്. അപ്പോൾ എന്തായാലും അത് പ്രമാണമായി കഴിഞ്ഞു യാഗകർത്താവിനെ സംബന്ധിച്ച്. അത് കഴിഞ്ഞിട്ടാണ് പറയുന്നത് മരണശേഷമൊന്നുമില്ലെന്ന്. പിന്നെ എന്തിന് യാഗം ചെയ്യണം? അപ്പോൾ ഈ വാക്യം അസംബന്ധമായി. അപ്പോൾ വേദത്തിൽ തന്നെ ഉണ്ടല്ലോ ഇങ്ങനെ അസംബന്ധം വാക്യങ്ങൾ. തൊട്ടു മുമ്പ് മരണശേഷമുള്ള ഫലത്തിന് വേണ്ടി യാഗം ചെയ്യണമെന്ന് നിർദ്ദേശിച്ചത് പ്രമാണമായി സ്വീകരിക്കുകയാണെങ്കിൽ ഈ വാക്യം അപ്രമാണമാണ്. അങ്ങനെ ധാരാളം വാക്യങ്ങൾ വേദത്തിനും എടുത്തു കാണിക്കാനുണ്ട്. ശ്രുതി പറഞ്ഞിരിക്കുകയാണ് അന്യദേവ തത് വിദിതാ അധോ അവിദിതാധി എന്നുള്ള ശ്രുതി പറഞ്ഞതുകൊണ്ട് സ്വീകരിക്കാൻ പറ്റത്തില്ല. ശ്രുതിയിലും അപ്രാമാണികമായ വാക്യങ്ങളുണ്ട് എന്നാണ്. ഇത്യേവം, ഇതുപോലെ പല വാക്യങ്ങളുണ്ട്, അതുപോലെ ഇതിനെ കരുതിയാൽ മതി. വിധിച്ചേ എന്നാണെങ്കിലോ പറയുന്നു, അത് ശരിയല്ല. വിദിത അവിദിതാഭ്യാം അന്യത്യശ്രുതേ അവശ്യ വിജ്ഞേയാർത്ഥ പ്രതിപാദന വരുത്തുക. പറയുന്നു വിദിത അവിദിതാഭ്യാം അന്യത്തെ ശ്രുതേ. ആ പറയുന്ന ശ്രുതിക്ക് ഒരു താല്പര്യമുണ്ട്. ശ്രുതി എന്ന് പറഞ്ഞാൽ കേവലം ശബ്ദം കൊണ്ട് മാത്രം അത് അവസാനിക്കുന്നുണ്ട്. പിന്നെയോ ശ്രുതിയുടെ താല്പര്യത്തെ കണ്ടെത്തണം. എന്താണ് അവിടെ ശ്രുതി ഉദ്ദേശിക്കുന്നത്? ഇവിടെ എന്താണ് ഈ ശ്രുതിയുടെ താല്പര്യം? വിദിത വിദിത അവിദിതാഭ്യാം അന്യത്തെ ശ്രുതേ. ഈ ശ്രുതിയുടെ താല്പര്യം വിദിതമായിരിക്കുന്നതിൽ നിന്നും അവിദിതമായിരിക്കുന്നതിൽ നിന്നും അന്യമായ ഒന്നാണ്, പരമാത്മാ ഒന്നാണ് എന്ന് പറഞ്ഞാൽ എന്താണത്? അവശ്യ വിജ്ഞേയമായ ഒന്നാണ്, അതീന്ദ്രിയമായി വിജ്ഞേയമായിരിക്കുന്ന ഒന്നാണ് എന്നാണ് ശ്രുതി ബോധിപ്പിക്കുന്നത്. അതാണ് ശ്രുതിയുടെ താല്പര്യം. അതിനെ പ്രതിപാദനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണത്. അതുകൊണ്ട് ഈ പറയുന്ന ശ്രുതി നേരത്തെ പറഞ്ഞാൽ എന്താണ്? ഈ പരമാത്മ തത്വത്തിന് ശബ്ദം പ്രമാണമാണ്, അത് ന്യേയമാണ്, പക്ഷേ അതേസമയം അതീന്ദ്രിയുമാണ്. അപ്പോൾ അതീന്ദ്രിയമായ ന്യേയമായ ഒന്ന് എന്നുള്ള കാര്യത്തെ ബോധിപ്പിക്കുകയാണ് ശ്രുതിയുടെ താല്പര്യം. അതുകൊണ്ട് ശ്രുതി അപ്രമാണമല്ല. ഇനി ഇവിടെ പറഞ്ഞ ഉദാഹരണമോ യജ്ഞത്തെക്കുറിച്ച് പറയുന്നത് യദ്യമുഷ്മിൻ ഇത്യാദിതു വിധിശേഷോ അർത്ഥവാദ. ഈ വാക്യവും അപ്രമാണമല്ല. അതായത് ഒരു ശ്രുതിയുടെ വാക്യത്തിൽ നിന്ന് പ്രഥമമായി പ്രതീതമാകുന്ന വിരുദ്ധാർത്ഥങ്ങളെ കണ്ടുകൊണ്ട് ആ ശ്രുതി അപ്രമാണമാണെന്ന് തീരുമാനിക്കാൻ പാടില്ല. കാരണം ശ്രുതി വാക്യങ്ങൾ പലതരത്തിലുണ്ട്. വിധി, നിഷേധം, അർത്ഥവാദം, അങ്ങനെ പലതരത്തിലുണ്ട് ശ്രുതി വാക്യങ്ങൾ. അപ്പോൾ ഓരോ വാക്യങ്ങളും ഓരോ തരത്തിലാണ് ഓരോ വാക്യങ്ങളെയും നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിധി ഒരു തരത്തിൽ പ്രവർത്തിക്കുന്നു, നിഷേധം വേറെ തരത്തിൽ പ്രവർത്തിക്കുന്നു, മന്ത്രങ്ങൾ വേറെ തരത്തിൽ പ്രവർത്തിക്കുന്നു, അർത്ഥവാദം വേറെ തരത്തിൽ പ്രവർത്തിക്കുന്നു, അങ്ങനെ പലതരത്തിൽ പ്രവർത്തിക്കുന്നു. അർത്ഥവാദ വാക്യങ്ങളിൽ നമ്മൾ മുമ്പും ബ്രഹ്മസൂത്ര ക്ലാസ് ചർച്ച ചെയ്തിട്ടുണ്ട്. അർത്ഥവാദ വാക്യങ്ങളിൽ പ്രാഥമികമായി ഇങ്ങനെ ചില പൊരുത്തക്കേടുകളൊക്കെ തോന്നിയെന്നിരിക്കും. പക്ഷെ ആ വാക്യം അതുകൊണ്ട് അത് അപ്രമാണമാകുന്നില്ല. അർത്ഥവാദം എന്ന് പറയുന്നത് എന്താണോ? സ്തുതി നിന്ദാപരമായിരിക്കും. ഒന്നുകിൽ ഏതെങ്കിലും കർമ്മങ്ങളെ സ്തുതിക്കാൻ വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തിനെയെങ്കിലും നിഷേധിക്കാൻ വേണ്ടിയായിരിക്കും. അതുകൊണ്ട് തന്നെ ആ വാക്യങ്ങളുടെ വാച്യാർത്ഥത്തെ അല്ല അവിടെ സ്വീകരിക്കേണ്ടത്. അത് വിധിവാക്യങ്ങളോട് അന്വയിച്ച് ഏകവാക്യമായിട്ട് അതിനർത്ഥത്തെ ബോധിപ്പിക്കാൻ പറ്റും. ഇത് പൂർവമീമാംസാ ശാസ്ത്രത്തിന്റെ ഒരു വിഷയമാണ്. ഇവിടെ ഇപ്പോൾ അടുത്ത് വരാൻ പോകുന്ന കാര്യവും അടുത്ത് ചർച്ച ചെയ്യുന്ന കാര്യങ്ങളുമെല്ലാം, കാരണം ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്ത വിഷയം ശബ്ദത്തിലേക്ക് വന്നതുകൊണ്ട് ഇത് ശബ്ദശാസ്ത്രത്തിന്റെ വിഷയമായി. പദശാസ്ത്രം എന്ന് പറയും. അപ്പോൾ അത് നമുക്ക് ലഘുവായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റിയൊരു വിഷയമല്ല. മനസ്സിലാക്കാൻ ശ്രമിക്കാതിരിക്കുന്ന നല്ലത്. കാരണം അത് അത്രയും ബൃഹത്താണ്. അതുകൊണ്ട് പദശാസ്ത്രം, മീമാംസാശാസ്ത്രം, പദശാസ്ത്രം, വ്യാകരണശാസ്ത്രം, ബാഹ്യശാസ്ത്രം, മീമാംസാശാസ്ത്രം, അങ്ങനെയാണ്. പദങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന വ്യാകരണശാസ്ത്രവും വാക്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന മീമാംസാശാസ്ത്രവും കൂടി ചേർന്നിട്ടാണ് ശബ്ദശാസ്ത്രം എന്ന് പറയുന്നത്. വളരെ ബൃഹത്താണ്. അതിലാണ് ഈ വിഷയങ്ങളെക്കുറിച്ച് ദീർഘമായി ചർച്ച ചെയ്തിരിക്കുന്നത്. ആചാര്യസ്വാമികൾ ഈ ഭാഷ്യം എഴുതുമ്പോൾ മുഖ്യമായും ഈ രണ്ട് ശാസ്ത്രങ്ങളോടും വളരെ കടപ്പെട്ടിരിക്കുന്നു, വാക്യശാസ്ത്രത്തോടും പദശാസ്ത്രത്തോടും. കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ചാണ് വ്യാകരണശാസ്ത്രത്തോടും മീമാംസാശാസ്ത്രത്തോടും. മീമാംസ എന്ന് പറയുമ്പോൾ പൂർവമീമാംസ, ജൈമിനീയ സൂത്രങ്ങൾ, പിന്നെ അതിൻ്റെ ഭാഷ്യം. അത് ഭാഷ്യകാരന് ശേഷവും അത് വളരെ വിവരപ്പെട്ടിട്ടുണ്ട്. ഒരായുസ് കൊണ്ട് അതിൻ്റെ വിഷയങ്ങൾ മനസ്സിലാക്കുക എളുപ്പമല്ല. അനേക അനേക ആചാര്യന്മാരും, കുമാരലഭട്ടൻ, പ്രഭാകരഗുരു, പിന്നെ അവരുടെ പിൻഗാമികളായി വരുന്നു. പാർത്ഥസാരഥി മിശ്രൻ, ശാലീനാഥൻ, ഭവനാഥൻ, വാചസ്പതി മിശ്രൻ, അങ്ങനെ നിരന്തരം ഒരു വലിയൊരു പരമ്പര തന്നെയുണ്ട്. അവരുടെയൊക്കെ ഗ്രന്ഥങ്ങൾ മുരാരി മിശ്രൻ, ലൗകാക്ഷി ഭാസ്കരൻ വരെ ഉള്ള ഒരാചാര്യ പരമ്പരയുണ്ട്. അവരെല്ലാം ഈ ശബ്ദത്തെക്കുറിച്ച് ഉള്ള മീമാംസകന്മാരാണ്. അപ്പോൾ ഇവരുടെ നിർണയങ്ങൾ ഇപ്പം നമ്മൾക്ക് ഇപ്പം വേദത്തെക്കുറിച്ച് നമ്മളെന്തെങ്കിലും പറയുകയാണെങ്കിൽ വേദം അസംബന്ധമാണ് അല്ലെങ്കിൽ അത് ശരിയാണ് എന്ന് ഒന്നോ രണ്ടോ വാക്യങ്ങൾ നമ്മുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു തീർക്കാം. എന്തുകൊണ്ട് നമുക്കിങ്ങനെ പറയാൻ പറ്റുന്നു? കാരണം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഈ പറഞ്ഞ ആൾക്കാരെല്ലാം, അത് കുമാരല ഭട്ടനായാലും ശരി, പ്രഭാകര ഗുരുവായാലും ശരി, പാർത്ഥസാരഥി മിശ്രനായാലും ശരി, ഇവരെല്ലാം ഇതിനെക്കുറിച്ച് വളരെ ദീർഘങ്ങളായ ഗ്രന്ഥങ്ങൾ എഴുതുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്തവരാണ്. അപ്പോൾ അവർ ചിന്തിച്ചിട്ട് ഈ വിഷയത്തെക്കുറിച്ച് ഓരോ നിഗമനങ്ങളിൽ നിർണയങ്ങളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ അതിന്നതാണ് എന്ന് അതിൻ്റെ താല്പര്യത്തെ അംഗീകരിക്കുകയല്ലാതെ അവർ പോയ മാർഗത്തിലൂടെ ചിന്തിച്ച് പോയി അത് മനസ്സിലാക്കുക എന്ന് പറയുന്നത് എന്ന് വളരെ ദുഷ്കരമായ കാര്യമാണ്. ഇത് കേവലം മീമാംസാ ശാസ്ത്രത്തെ സംബന്ധിച്ച്. ഇനി വ്യാകരണശാസ്ത്രത്തെ സംബന്ധിച്ചാണെങ്കിലോ അവിടെ പാണിനി, പതഞ്ജലി, കാത്യായനൻ, ഭർതൃഹരി തുടങ്ങിയ എത്രയോ പേര്. അപ്പോൾ അതിൻ്റെയൊക്കെ സാരമാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഇതിനെ ഇതൊക്കെ കേട്ടിട്ട് പെട്ടെന്ന് ഒരു ചോദ്യം ചോദിച്ച് അതിനൊരു സമാധാനം പറഞ്ഞു ഇത് തുടങ്ങാനോ അവസാനിപ്പിക്കാനോ പറ്റിയൊരു വിഷയമല്ല. ഈ ഭാരതീയ തത്വചിന്തയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ള വിഷയം ഏതെന്ന് ചോദിച്ചാൽ ശബ്ദമാണ്. ഈശ്വരനല്ല, മറ്റെന്തെങ്കിലും ഒരു വിഷയമല്ല, ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ളത് ശബ്ദമാണ്. എന്തിന്? അദ്വൈതത്തിൽ പോലും വളരെ കൂടുതൽ ചർച്ച ചെയ്യുന്ന ശബ്ദത്തെക്കുറിച്ചാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും വേണ്ടത്ര പരിജ്ഞാനമില്ലാതെ നമുക്ക് ഈ വിഷയത്തിൽ കയറി ചോദ്യോത്തരങ്ങൾ പറയുന്നതോ വാദപ്രതിവാദം നടത്തുന്നതിലോ ഒന്നും ഒരർത്ഥവുമില്ല. അതുകൊണ്ട് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നോ അത്രമാത്രം മനസ്സിലാക്കിപ്പോകും. വിധിശേഷമായി വരുന്നതാണ് എന്ന് വെച്ചാൽ വിധിയുടെ വിധിവാക്യങ്ങളുടെ അംഗമായി വരുന്നതാണ് അർത്ഥവാദ വാക്യങ്ങൾ. വിധിവാക്യങ്ങളും അർത്ഥവാദ വാക്യങ്ങളും കൂടിച്ചേർന്ന് ഏകവാക്യമായിട്ട് അർത്ഥത്തെ ബോധിപ്പിക്കുന്നു. അതുകൊണ്ട് അർത്ഥവാദ വാക്യങ്ങളിൽ പരസ്പര വിരുദ്ധമായിട്ടോ വാച്യാർത്ഥ യോജിക്കാതെയോ ഏതെങ്കിലും ഭാഗങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ആ വാക്യങ്ങളെ അപ്രമാണമായി സ്വീകരിക്കാൻ പാടില്ല. അതും വേദത്തിൽ പ്രമാണം തന്നെ. വേദത്തിൽ ഒരക്ഷരം പോലും അപ്രമാണമായിട്ടില്ല. ഇതാണ് വൈദികന്മാരുടെ നിലപാട്. അത്തരം വാക്യങ്ങളെ പ്രധാന വാക്യങ്ങളോട് യോജിപ്പിച്ച് അർത്ഥം മനസ്സിലാക്കണം എന്നാണ്. ഇത്യാദി വിധിശേഷോ അർത്ഥവാദ. അതിന് ഇത്രയും ആ ശാസ്ത്രത്തിന്റെ നിലയിൽ നിന്നുകൊണ്ട് പറഞ്ഞു. എന്താണ്? സത് അസത് ശബ്ദങ്ങളെ കൊണ്ട് ബ്രഹ്മത്തെ വെളിപ്പെടുത്താൻ സാധ്യമല്ല. അത് അതീന്ദ്രിയമായ ജ്ഞേയവസ്തുവാണ്. ശബ്ദേക പ്രമാണം കൊണ്ടാണത് ഗമ്യമായിരിക്കുന്നത്. ശബ്ദപ്രമാണം ദോഷരഹിതമാണ്. അതുകൊണ്ട് ശ്രുതിയിൽ അത് അറിയപ്പെട്ടതിനും അറിയാത്തതിനും അപ്പുറമാണെന്ന് പറഞ്ഞിരിക്കുന്നതിൽ ദോഷമൊന്നുമില്ല. ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറഞ്ഞതിന് ശേഷം അടുത്തു പറയുന്നു, ഉപപത്തിശ്ച സദ് അസദാദി ശബ്ദേ ബ്രഹ്മന ഉച്ചതേ. ഉപപത്തി അനുസരിച്ചും യുക്തി അനുസരിച്ചും എന്താണ്? സത് അസത് തുടങ്ങിയ ശബ്ദങ്ങളെ കൊണ്ട് ബ്രഹ്മത്തെ പറയാൻ സാധ്യമല്ല. ഇത് പ്രധാനമായിട്ടും പൂർവ്വമീമാംസയെ ആശ്രയിച്ചിട്ടാണ് ഇവിടെ സമാനം പറയുന്ന അടുത്ത്. അതായത് ഇത് കാര്യം പറയുമ്പോൾ ആ കാര്യം അത് ബോധിക്കേണ്ടവന് അത് ബോധിക്കണമെങ്കിൽ അയാൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ കൂടെ പറയണം. സാധാരണ ഒരുവനോട് ഈ കാര്യം പറയുമ്പോൾ ഇത്തരം സാങ്കേതിക മാർഗങ്ങളെയൊന്നും അവലംബിക്കേണ്ട കാര്യമില്ല. അത് ലളിതമായി പറയാം. ഇപ്പം നമ്മൾ സാധാരണ പറയാറുമുണ്ട് എന്താണ്, ആധ്യാത്മിക തത്വങ്ങളെല്ലാം ലളിതമായി മറ്റുള്ളവരെ ബോധിപ്പിക്കുന്നു. അത് ശരിയാണതാണ്. ലളിതമായും ഇതിനെ ബോധിപ്പിക്കാം. ഇത്രയും സങ്കീർണമായ വഴികളിലൊന്നും അവലംബിക്കാതെയും ബോധിപ്പിക്കാം. പക്ഷെ ഇവിടെ എന്തുകൊണ്ട് ഇത്ര സങ്കീർണതകൾ അവലംബിക്കുന്നു? കാരണം ഈ വിഷയത്തെക്കുറിച്ച് സാധാരണ ബുദ്ധികൾക്ക്, സാധാരണ ബുദ്ധികളെ ലളിതമായി ബോധിപ്പിക്കാം. എങ്കിലും ഈ വിഷയത്തെക്കുറിച്ച് വളരെ ഗഹനമായ ചർച്ചകൾ നടന്നുപോയി. ഈശ്വരൻ, വേദം തുടങ്ങിയ വിഷയങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ തുടക്കം ലാളിത്യമായിട്ടായിരുന്നു. അതല്ലേ, ശ്രുതികളെല്ലാം ലളിതമാണ്. പക്ഷെ അതിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായും അവരെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ ചിന്തയ്ക്ക് വാക്കുകൾക്കെല്ലാം ആഴം മൂർച്ച കൂടും. അപ്പോൾ ചിന്തിച്ച് പോകുമ്പോൾ അത് കൂടുതൽ ഭാഷ സങ്കീർണമാകും, ആശയങ്ങൾ കൂടുതൽ സങ്കീർണമാകും. ഇത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്, ആരും മനഃപൂർവ്വം ചെയ്യുന്ന. അപ്പോൾ ഈ ഭേദത്തെ അവലംബിച്ചാണ് ഇവിടുത്തെ ചർച്ച. വേദത്തെ അവലംബിച്ച് ശങ്കരാചാര്യർക്ക് മുമ്പ് തന്നെ നിരവധി ചർച്ചകൾ നടന്നു കഴിഞ്ഞു. ആ ചർച്ചകൾ വേദത്തിലെ വിഷയങ്ങളെ സംബന്ധിച്ച് വളരെ ഗഹനമായും സങ്കീർണമായുമുള്ള ചർച്ചകളായിരുന്നു. അപ്പോൾ വേദത്തെ അവലംബിച്ച് പരമാത്മാവിനെ കുറിച്ചോ അതിൽ പ്രതിപാദിക്കുന്ന യജ്ഞാദികളെക്കുറിച്ചോ എന്തെങ്കിലും പറയേണ്ടി വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അതിനെക്കുറിച്ച് അതുവരെ ചിന്തിച്ചിട്ടുള്ളവർക്ക് സമാധാനം കിട്ടണം, അവരുടെ പ്രശ്നങ്ങൾക്ക് സമാധാനം കിട്ടണം. അതുകൊണ്ട് ആ പൂർവ്വമീമാംസ അവലംബിച്ചുകൊണ്ട് അതിലെ തത്വങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ഇവിടെ അത് ആ ചർച്ച ഒന്നുകൂടെ നീട്ടുകയാണ് അടുത്ത്. സർവോ ഹി ശബ്ദോ അർത്ഥപ്രകാശനായ പ്രയുക്ത ശ്രീയോമാണ ശ്രോതിഭി ജാതി ക്രിയാഗുണ സംബന്ധദ്വാരേണ സങ്കേതഗ്രഹണം സവ്യപേക്ഷാർത്ഥം പ്രത്യായതി. നാന്യഥ ദുഷ്ടത്വ, ചിലർക്കിത് തലവേദന ഉണ്ടാക്കും. തലവേദന ഉണ്ടാക്കുന്നവർ എഴുന്നേറ്റ് പോയി കിടന്ന് ഉറങ്ങുക, അതെനിക്ക് പറയാനുള്ളൂ. അല്ല, ഇത് ലളിതമായി പറഞ്ഞു കഴിഞ്ഞപ്പോൾ കാര്യം മനസ്സിലായെങ്കിൽ പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല, അവിടെ വെച്ച് ചർച്ച അവസാനിപ്പിക്കാം. ഇത് മനസ്സിലാകാത്തതുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും കേൾക്കണമെന്ന് തോന്നുന്നു. അത് കേൾക്കുന്നതുകൊണ്ട് എന്തായാലും ഒരു ഗുണം നിശ്ചയമായിട്ടുണ്ടാകും. പറയുന്ന കാര്യം മനസ്സിലായില്ല എന്ന് വരാം, പക്ഷേ കേൾക്കുന്നവന്റെ പരിമിതി എന്താണെന്ന് ബോധ്യപ്പെടാനെങ്കിൽ ഇതുകൊണ്ട് ഇത് സഹായിക്കും. താൻ ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാവും. ഇല്ലെങ്കിൽ വിചാരിക്കും താൻ എന്തൊക്കെയാണെന്ന് വിചാരിക്കും. അപ്പോൾ ആ ഒരു ധാരണയെങ്കിലും മാറിക്കിട്ടും. അതുകൊണ്ട് തലവേദന ഉണ്ടെങ്കിലും കേൾക്കുന്ന നല്ലതാണ്. സർവോ ഹി ശബ്ദ അർത്ഥപ്രകാശനായ പ്രയുക്ത, അർത്ഥപ്രകാശനായ പ്രയുക്ത സർവോ ഹി ശബ്ദ, അർത്ഥത്തെ പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി. ശബ്ദത്തിന്റെ വിഷയത്തെയാണ് അർത്ഥം എന്ന് പറയുന്നത്. നേരെ ഞാൻ പറഞ്ഞല്ലോ, പദാർത്ഥം, പദസ്യാർത്ഥ പദാർത്ഥം. അപ്പോൾ ഒരു പദത്തിന്റെ ശബ്ദത്തിന്റെ അർത്ഥത്തെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി പ്രയുക്തമായ എന്നുവെച്ചാൽ പ്രയോഗിക്കപ്പെട്ട എന്ന് വെച്ചാൽ ഉച്ചരിച്ച, ഒരാൾ ഉച്ചരിച്ച, ഒരു വക്താവ് ഉച്ചരിച്ച സർവവിശബ്ദ സർവശബ്ദങ്ങളും അതുപോലെ തന്നെ ശ്രൂയമാണ് കേൾക്കുന്ന ശബ്ദങ്ങളും. അത് അഹം ബ്രഹ്മാസ്മി എന്നോ തത്വമസി എന്നോ എന്തോ ആയിക്കൊള്ളട്ടെ, എല്ലാ ശബ്ദങ്ങളും ശ്രോതൃഭി ജാതി ക്രിയാഗുണ സംബന്ധദ്വാരേണ സങ്കേതഗ്രഹണം സവ്യപേക്ഷ അർത്ഥം പ്രത്യായതി. അപ്പോൾ ഇത് ഒരാൾ ശബ്ദം ഉച്ചരിക്കുന്നു, വേറൊരാൾ കേൾക്കുന്നു. കേൾക്കുന്നവനെ ശ്രോതാവെന്ന് പറയുന്നു, ഉച്ചരിക്കുന്നവനെ വക്താവെന്ന് പറയുന്നു. സാധാരണഗതിയിൽ ഒരു പൊതു നിയമം പറയുകയാണ്, സാധാരണ ശബ്ദങ്ങൾ ഒരർത്ഥത്തെ ബോധിപ്പിക്കണമെങ്കിൽ എന്താണ് ആ ശബ്ദം ശബ്ദത്തിനെ കുറിച്ച് പറയുന്നത് എന്താണ്? അതിന് അനന്തശക്തി ഉണ്ടെന്നാണ്. അനന്തമായ ശക്തിയുള്ളതാണ് ശബ്ദം. അതിന്റെ അനന്തമായ ശക്തി എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ സാമർത്ഥ്യം. ആ സാമർത്ഥ്യത്തിന്റെ അനന്തത എന്ന് പറയുന്നത് എന്താണ്? ഈ ശബ്ദത്തിന് അങ്ങനെ ഒരു ശേഷിയുണ്ട്. പ്രത്യേകിച്ചും അദ്വൈത ശാസ്ത്രങ്ങളിൽ പറയുന്ന എന്താണ്? അനാദിയായിരിക്കുന്ന അനന്തമായിരിക്കുന്ന ഈ അവിവേകത്തെ, അജ്ഞാനത്തെ ഈ കേവലമായ ശബ്ദത്തിന് മാറ്റുന്നതിനുള്ള ശക്തിയുണ്ട്. അതാണ് ഗുരു ഉപദേശ ശ്രവണം കൊണ്ട് അവന്റെ അജ്ഞാനങ്ങളെല്ലാം മാറി അവൻ ആത്മനിഷ്ഠനായിത്തീരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ശബ്ദത്തിന്റെ ഒരു അപരിമിതമായ ശക്തിയാണ് ഈ അവിവേകം അല്ലെങ്കിൽ അജ്ഞാനം എന്ന് പറയുന്നത്. അനാദികാലം മുതൽ അനന്തമായി തുറന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇതെന്ന് അവസാനിക്കുമെന്നും അതൊക്കെ നിശ്ചയമുള്ള കാര്യമല്ല. പക്ഷെ കേവല ശബ്ദത്തിന് അങ്ങനെ ഒരു ശക്തിയുണ്ട്. ഈ മറവിനെ നീക്കാൻ ഒരു ശക്തിയുണ്ട്, ഇതിനെ നശിപ്പിക്കാൻ. എന്നാൽ ഈ ശബ്ദത്തിനൊരു പരിമിതിയുണ്ട്. അതെന്താണ് ശബ്ദത്തിന്റെ പരിമിതി എന്ന് പറയുന്നത്? സാധാരണ ശബ്ദങ്ങൾക്ക് ആ പരിമിതി വളരെ പ്രകടമാണ്. ഒരു ശബ്ദം ഒരർത്ഥത്തെ ബോധിപ്പിക്കുമ്പോൾ അതിന് മറ്റൊരർത്ഥത്തെ ബോധിപ്പിക്കാൻ കഴിയത്തില്ല. പുസ്തകം എന്ന് പറയുന്ന ശബ്ദത്തിന് പുസ്തകത്തെ ബോധിപ്പിക്കാൻ പറ്റും, മേശയെ ബോധിപ്പിക്കാൻ പറ്റത്തില്ല. പുസ്തകം എന്നുള്ള ശബ്ദത്തിൽ നമുക്ക് മേശയെക്കുറിച്ചുള്ള അറിവുണ്ടാകുന്നില്ല. ഇതാണ് ശബ്ദത്തിന്റെ പരിമിതി. ഒരു ശബ്ദം ഒരു അർത്ഥത്തെ ബോധിപ്പിക്കുമ്പോൾ അതിന് അനേക അല്ലെങ്കിൽ അനന്തമായ അർത്ഥങ്ങളെ ബോധിപ്പിക്കാൻ കഴിയുന്നില്ല. ഇതിനെന്താണ് കാരണം? അതിന് ശബ്ദശാസ്ത്രത്തിൽ പറയുന്നത് ഇതിന്റെ കാരണത്തെയാണ് ഇവിടെ പറയുന്നത്, ശബ്ദസങ്കേതം എന്ന് പറയുന്നത്. ഓരോ ശബ്ദത്തിനും ഓരോ സങ്കേതമുണ്ട്. അതിന് കൊടുത്തിരിക്കുന്ന ഒരു സാങ്കേതിക സംജ്ഞയാണ് സങ്കേതം എന്ന് പറയുന്നത്. ഈ ശബ്ദസങ്കേതം എന്ന് പറയുന്നത് എന്താണ്? ഒരു ശബ്ദത്തെ ഒരർത്ഥത്തോട് ബന്ധപ്പെടുത്തുന്ന ശക്തി, അതിനാണ് ശബ്ദസങ്കേതം എന്ന് പറയുന്നത്. ഒരു ശബ്ദം ഉച്ചരിച്ചപ്പോൾ എന്തുകൊണ്ട് മറ്റു വസ്തുക്കളെ കുറിച്ച് നമുക്ക് ബോധമുണ്ടായില്ല? അവിടെ എങ്ങും ഈ ശബ്ദസങ്കേതമില്ല. എവിടെയാണോ ആ ശബ്ദത്തിന് ശക്തിയുള്ളത്, ആ വസ്തുവിനെ മാത്രമേ ആ ശബ്ദത്തിന് ബോധിപ്പിക്കാൻ പറ്റൂ. അതുകൊണ്ട് ശബ്ദം അർത്ഥത്തെ ബോധിപ്പിക്കുന്നത് ഈ സങ്കേതത്തെ അല്ലെങ്കിൽ ശക്തിയെ ആശ്രയിച്ചിട്ടാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, സങ്കേതഗ്രഹണം സമ്യവേക്ഷ അർത്ഥം പ്രത്യായതി എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ശക്തിയെ അവലംബിച്ചുകൊണ്ട് അതിനെ ആശ്രയിച്ചുകൊണ്ട് അർത്ഥത്തെക്കുറിച്ചുള്ള ബോധം ശ്രോതാവിൽ ഉണ്ടാക്കുന്നു ആ ഒരു ശബ്ദം. അവിടെ വക്താവിനുള്ള പ്രാധാന്യം ശബ്ദത്തിനാണ്. വക്താവിന്റെ വാഗ് ഇന്ദ്രിയത്തിൽ നിന്നും നിർഗമിക്കുന്ന ശബ്ദത്തിനാണ് പ്രാധാന്യം വക്താവിനേക്കാൾ. ആ ശബ്ദം എന്ത് ചെയ്യുന്നു? ആ ശബ്ദത്തിന്റെ സങ്കേതം അല്ലെങ്കിൽ ശക്തി ഏത് പദാർത്ഥത്തിനാണോ ഉള്ളത്, ആ പദാർത്ഥത്തോട് ആ ശബ്ദത്തിലിരിക്കുന്ന ശക്തിയിലൂടെ ബന്ധപ്പെട്ടിട്ട് ആ ശബ്ദം ശ്രോതാവിനെ ആ അർത്ഥത്തെ ബോധിപ്പിക്കുന്നു. ഇതാണ് ശബ്ദത്തിന്റെ പരിമിതി. മറ്റ് പദാർത്ഥങ്ങളോട് ആ ശബ്ദത്തിന് സങ്കേതം എന്ന് പറയുന്ന ബന്ധം ഇല്ലാത്തതുകൊണ്ട് അതിനെയൊന്നും ബോധിപ്പിക്കത്തില്ല. ഇതാണ് ശബ്ദത്തിന്റെ പരിമിതി. ആ ശബ്ദം അർത്ഥത്തോട് ഏതെല്ലാം തരത്തിൽ ബന്ധപ്പെടാം, ഏതെല്ലാം തരത്തിലുള്ള സങ്കേതം അതിനുണ്ടാകാം, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ജാതി ക്രിയ ഗുണ സംബന്ധം. പൊതുവെ അതിന് വിവരിച്ചിരിക്കുകയാണ്. ആ ബന്ധം, ആ ശക്തി എന്ന് പറയുന്നത് ജാതിയിലൂടെയാകാം, ക്രിയയിലൂടെയാകാം, ഗുണത്തിലൂടെയാകാം, സംബന്ധത്തിലൂടെയാകാം. ഇത് പൊതുവായി വിഭജിക്കുന്നതാണ്. മറ്റു വിഭജനങ്ങളും ഇതിൽ വരും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, സർവവിശബ്ദോ അർത്ഥപ്രകാശനായ പ്രയുക്ത ശ്രീയമാണ ശ്രോതുഭി. ശബ്ദ അർത്ഥത്തെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി ഉച്ചരിക്കപ്പെടുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ശ്രോതാക്കളാൽ കേൾക്കപ്പെടുന്നതായ ശബ്ദങ്ങൾ, അത് ജാതി ക്രിയ ഗുണം സംബന്ധം ഇവയിലൂടെ സങ്കേതഗ്രഹണം സവ്യപേക്ഷ അർത്ഥം പ്രത്യായി. സങ്കേതഗ്രഹണത്തെ അവലംബിച്ചുകൊണ്ട് ആ ശബ്ദത്തിന്റെ അർത്ഥത്തെ ബോധിപ്പിക്കുന്നു. നാന്യത, അങ്ങനെ അല്ലാതെ ശബ്ദം അർത്ഥത്തെ ബോധിപ്പിക്കത്തില്ല. എന്തുകൊണ്ട്? അദൃഷ്ടത്വ, അങ്ങനെ ഒന്നും ഇതുവരെ ആരും ആർക്കും അനുഭവപ്പെട്ടിട്ടില്ല, ആരും കേട്ടിട്ടില്ല. ഒരു ശബ്ദത്തിൽ നിന്നും അർത്ഥജ്ഞാനം ഉണ്ടാകണമെങ്കിൽ ഈ പറയുന്ന സങ്കേതം അല്ലെങ്കിൽ ശക്തിയുടെ ജ്ഞാനം ശ്രോതാവിനുണ്ടാകണം എന്നാണ്. അതായത് ആ ശബ്ദവും അർത്ഥവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാകണം. അതുള്ള ഒരാളിന് മാത്രമേ, അതാണ് ഇവിടെ സങ്കേതഗ്രഹണം എന്ന് പറഞ്ഞിരിക്കുന്നത്, ശബ്ദത്തിൽ നിന്ന് അർത്ഥജ്ഞാനം ഉണ്ടാകത്തുള്ളൂ. സംസ്കൃത ഭാഷയിൽ പരിചയമില്ലാത്ത ഒരാളുടെ അടുത്ത് സംസ്കൃതം പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? ആ പദങ്ങളുടെ അർത്ഥവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ജ്ഞാനം കേൾക്കുന്നയാളില്ല. അതുകൊണ്ട് അർത്ഥജ്ഞാനത്തിന്, ശബ്ദത്തിലൂടെ അർത്ഥജ്ഞാനത്തിന് സംബന്ധജ്ഞാനം ആവശ്യമാണ്. അത് ആ സംബന്ധം എങ്ങനെയെല്ലാം ഉണ്ടാകാം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്, ജാതി ക്രിയ ഗുണം സംബന്ധം. അത് ഇനി തുടർന്നു വരുന്ന ഭാഗങ്ങൾ വിശദീകരിക്കും. പൂർണമേവാവശിഷ്യതി. ഓം ശാന്തി ശാന്തി ശാന്തി. ശ്രീ ഗുരുഭ്യോ നമഃ.